ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 15 അധ്യായം ശ്ലോകം 9. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഉത്ക്രമണത്തെ കുറിച്ചാണ്. 7, 8, 9 ഇത് പരസ്പര ബന്ധമുള്ളതാണ്. മമൈ വംശോ ജീവലോകേ ജീവഭൂത സനാതന മന ഷഷ്ഠാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. ശരീരം യദവാപ്നോതി യച്ചാപ്യുക്രാമതീശ്വര ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത് ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനസ്ഥായം വിഷയാൻ ഉപസേവതേ. ഇവിടെ 8-ാമത്തേത് പറഞ്ഞു ആ ജീവന്റെ ഗതിയെക്കുറിച്ച്. എന്താണ് ജീവന്റെ പ്രധാനമായിട്ടും സ്ഥിതിയും ഗതിയും? ഉത്ക്രമണം എന്നുള്ള ശബ്ദം സാധാരണ ഉപയോഗിക്കുന്ന ഉപനിഷത്തിൽ വരുന്നുണ്ട്, ഇവിടെ പല സന്ദർഭങ്ങളിൽ വരുന്നുണ്ട്. സാധാരണഗതിയിലത് ഉപയോഗിക്കുന്നത് മരണത്തിന് വേണ്ടിയിട്ടാണ്. ഉത്ക്രമണം എന്ന് പറഞ്ഞാൽ മരണം തന്നെ. ജീവൻ ഈ സ്ഥൂല ശരീരത്തെ വിട്ടുപോകുന്നതാണ് മരണം. അപ്പോൾ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ, ഒന്ന് മരണത്തെക്കുറിച്ച്, മറ്റൊന്ന് മരിക്കുന്നില്ല, ഇത് രണ്ടും പറയാറുണ്ട്. 10-ാമത്തേൽ പറയുന്നത് വീണ്ടും ഈ മരണത്തെക്കുറിച്ചാണ്. മുമ്പ് പറഞ്ഞു ഇന്ന ജായതേ മറിയതേ, മരിക്കുന്നില്ല എന്ന് ഇവിടെ പറഞ്ഞു. ഇവിടെ വീണ്ടും മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിത്യ സർവഗത സ്ഥാണുരാചലോയം, ആത്മാവ് അചലനാണെന്ന് പറഞ്ഞു, ചലിക്കാത്തതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ചലിക്കാത്ത ആത്മാവ് നിത്യഗതനാണ്, സർവവ്യാപിയാണ്. അങ്ങനെയുള്ള ആത്മാവ് പറയുന്നു വീണ്ടും ചലിക്കുന്നു എന്ന്, ഇവിടെ വീണ്ടും പറയുന്നു ഉത്ക്രമിക്കുന്നു എന്ന് പറയുന്നു. ഇതെങ്ങനെ പൊരുത്തപ്പെടും? അദ്വൈതത്തിൽ ഇതിനെ പൊരുത്തപ്പെടുത്തുന്നതിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന എന്താണ്? സോപാധികം നിരുപാധികം, നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ബ്രഹ്മസൂത്ര ക്ലാസ്സിലും മറ്റും. ഈ രണ്ടു തരത്തിൽ അചലനായിരിക്കുന്ന ആത്മാവിന് തന്നെ ചലിക്കാം. ആത്മാവ് അചലൻ എന്ന് എന്തുകൊണ്ട് പറയുന്നു? അത് നിരുപാധികമായി, ഉപാധി സംബന്ധമൊന്നുമില്ലാതിരിക്കുമ്പോൾ അത് അചലനാണ്. ഉപാധിയോട് കൂടുമ്പോൾ അത് ചലിക്കും. ആത്മാവിന്റെ ഉത്ക്രമണം ഇവിടെ പറഞ്ഞു എന്താണ്? ഈശ്വര യച്ചാപ്യുക്രാമത് ഈശ്വര, ഈശ്വരൻ ഉത്ക്രമിക്കുന്നു എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ആത്മാവിന് ഇവിടെ പറയുന്നത് ദേഹി, ദേഹി നിത്യമോധ്യോയം, ജീവഭാവം, ഈ ശബ്ദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ആത്മാവിനെ ഈശ്വരൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈശ്വരൻ എന്ന് പറയുന്ന ഇവിടെ പരമാത്മാവ് എന്നുള്ള അർത്ഥത്തിലല്ല, ഈ ശരീരസ്വാമി, ഈ ശരീരത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും കൈവശം വച്ചിരിക്കുന്നവൻ, അതാണ് ഈശ്വരൻ. ഈശ്വരൻ എന്ന വാക്കിനർത്ഥം ഈശ്വരാവ്, സ്വാതന്ത്ര്യമുള്ളവൻ, നിയന്ത്രിക്കാൻ ശേഷിയുള്ളവൻ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് ഈശ്വര ശബ്ദത്തിന്റെ അർത്ഥം. അപ്പൊ ഈ ശരീരത്തിന്റെ മേൽ സ്വാതന്ത്ര്യമുള്ളവൻ, ശരീരത്തിന്റെ മേൽ സ്വാതന്ത്ര്യമുള്ളവനായ ഈശ്വരൻ, അതായത് ഈ ആത്മാവ്, അത് ഉത്ക്രമിക്കുന്നു എന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഉത്ക്രമണത്തെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്തു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്തായാലും എനിക്ക് തന്നെ ഓർമ്മയില്ല. അപ്പോൾ ഉത്ക്രമണം ജീവന് സംഭവിക്കുന്നത് ഉപാധി കൊണ്ടാണ്. അത് അവിടെ മുഖ്യമായ ജീവന്റെ ഉപാധി എന്ന് പറയുന്നത് ഉത്ക്രമണത്തിന് ഉപയോഗിക്കുന്ന പ്രാണനെയാണ്. പ്രാണനെ ആശ്രയിച്ച് അത് ഉത്ക്രമിക്കുന്നു, എന്നുവെച്ചാൽ ശരീരം വിട്ടുപോകുന്നു. കേവലമായ പ്രാണനല്ല അത് ആശ്രയിക്കുന്നത്, സൂക്ഷ്മ ശരീരത്തെയാണ്. സൂക്ഷ്മ ശരീരത്തിൽ എൻ്റെ പ്രധാനമായ രണ്ട് ഭാഗമാണ് ജ്ഞാനവും പ്രാണനും. ജ്ഞാനത്തെ ആശ്രയിച്ച് അത് അതിൻ്റെ ഗതിയെ നിർണയിക്കുന്നു, പ്രാണനെ ആശ്രയിച്ച് അത് സഞ്ചരിക്കുന്നു. ഒരു ശരീരം വിട്ട് വേറൊരു ശരീരത്തെ സ്വീകരിക്കുന്നു, അതാണ് സഞ്ചാരം. അതിനുവേണ്ടി മാത്രമേ ജീവൻ സഞ്ചരിക്കുന്നുള്ളൂ, മറ്റൊരു ശരീരത്തെ സ്വീകരിക്കാൻ വേണ്ടി മാത്രം. ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ സാന്നിധ്യം ഈ സ്ഥൂല ശരീരത്തിൽ ഉള്ളതുകൊണ്ട്, പ്രാണസാന്നിധ്യം കൊണ്ട് സ്ഥൂല ശരീരത്തിനും അഗമനം സംഭവിക്കുന്നു. പക്ഷെ സ്ഥൂല ശരീരത്തിന് ഉത്ക്രമണം സംഭവിക്കുന്നില്ല. ഉത്ക്രമണം എന്ന ക്രിയ, വ്യാപാരം, കർമ്മം, ആ പ്രവൃത്തി സൂക്ഷ്മ ശരീരത്തിന് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. നേരത്തെ വരുന്ന പ്രശ്നം എന്താണ്? എന്ന ജായതേ, ആത്മാവ് ജനിക്കുന്നില്ല, മരിയതേ, മരിക്കുന്നില്ല എന്ന് പറയുകയും അതേസമയം ആത്മാവിന് ഉത്ക്രമണം സംഭവിക്കുന്നു എന്ന് ചെയ്യുന്നതിൽ പൊരുത്തക്കേടൊന്നുമില്ല. ഈ സാധാരണഗതിയിൽ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അങ്ങനൊരു പൊരുത്തക്കേട് തോന്നും. സർവഗതനായിരിക്കുന്ന സർവവ്യാപി എന്ന് പറയുമ്പോൾ അതിന് ചലിക്കാനൊരിടമില്ല, സർവത്രം നിറഞ്ഞിരിക്കുകയാണ്, ദേശം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്, ദേശാതീതമായിട്ട് വിരിക്കുന്നു, കാലം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു, കാലാതീതമായും വർദ്ധിക്കുന്നു ആത്മാവ്. അങ്ങനെയുള്ള ആത്മാവിന് ഏത് ദേശത്തിലേക്ക് ഏത് കാലത്തിൽ ചലിക്കാൻ പറ്റും? കാരണം കാലദേശങ്ങളെ അപേക്ഷിച്ച് ഗമനം അല്ലെങ്കിൽ ചലനം സാധ്യമാകും. അതുകൊണ്ട് ഇവിടെ ആത്മാവ് ചലിക്കുന്നു എന്ന് പറയുന്നത് പരമാർത്ഥമായ സിദ്ധാന്തത്തിന് വിരോധമല്ലേ? ഇത്തരം സംശയങ്ങൾക്കെല്ലാം സമാധാനമായിട്ടാണ് ഇവിടെ ഉത്ക്രമണത്തെ അംഗീകരിച്ചുകൊണ്ട്, ജീവന്റെ ഉത്ക്രമണത്തെ അംഗീകരിച്ചുകൊണ്ട്, ജനന മരണങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ജനന മരണങ്ങളെ നിഷേധിക്കുന്നത്. അതിന് മുഖ്യമായും ആശ്രയിക്കുന്നത് സാഖ്യ പ്രക്രിയയാണ്. സാഖ്യന്മാരുടെ കപിലമഹർഷിയാണ് ഈ വിഷയത്തെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായി ചിന്തിച്ച് ഒരു പദ്ധതി രൂപീകരിച്ചത്. ജീവന്റെ ഉത്ക്രമണത്തെ കുറിച്ച് ചിന്തിച്ചത് പ്രത്യേകിച്ച് സൂക്ഷ്മ ശരീരത്തെ കുറിച്ച് എന്റെ ഓർമ്മ ഇതെല്ലാം മുമ്പ് പറഞ്ഞു എന്നാണ്. ഓർമ്മ ശരിയാകാത്തതുകൊണ്ട് ഒരിക്കൽ ഇവിടെ പറയാം. എന്തായാലും നിങ്ങളെ സംബന്ധിച്ച് പുതുതായിരിക്കും, അതുകൊണ്ട്. അപ്പോൾ ആ സാഖ്യന്മാരുടെ സിദ്ധാന്തത്തെ സ്വീകരിച്ചുകൊണ്ട് അദ്വൈതികൾ അതിന് വേണ്ട ഭേദഗതികളൊക്കെ വരുത്തി അദ്വൈതാചാര്യന്മാരും അതിനെ സ്വീകരിക്കുന്നു. രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പ്രകൃതിയുടെ പരിണാമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം രണ്ടുപേരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, ഒരേ ആശയത്തെ തന്നെയാണ് സ്വീകരിക്കുന്നത്. പക്ഷെ അദ്വൈതിക്ക് ഒരു വലിയ വൈഷമ്യമുണ്ട്. എന്താണ്? അദ്വൈതി പരമാർത്ഥ തത്വമായി സ്വീകരിക്കുന്നത്, കാരണം നമ്മൾ ചർച്ച ചെയ്യുന്ന അദ്വൈത ഭാഷയുമാണ് മുഖ്യമായിട്ട്, എന്നാലത് മാത്രമല്ല താനും. അദ്വൈതി പരമാർത്ഥമായി സ്വീകരിച്ചിരിക്കുന്നത് എന്താണ്? ആത്മാവ് നിർഗുണമാണ്, ഏകമാണ്, അദ്വയമാണ്, നിർവികാരമാണ്, നിരാകാരമാണ്. പിന്നെ മനസ്സിനും വാക്കിനും അതിനപ്പുറമാണ്. ഈ തരത്തിൽ ആത്മാവിനെ അദ്വൈതി സ്വീകരിക്കുമ്പോൾ അതും ശ്രുതിയെ പ്രമാണമാക്കി അങ്ങനെ സ്വീകരിക്കുമ്പോൾ ആത്മാവിൽ ഇവിടെ ഇത്തരം ഗമനങ്ങൾ, ഉത്ക്രമണങ്ങൾ, ജനനം, മരണം ഇതെന്ന് അംഗീകരിക്കുന്നതിനുള്ള തത്വത്തിൽ സ്വീകരിക്കുന്നതിനുള്ള ഒരു സാധ്യതയില്ല. പക്ഷെ ഇതെല്ലാം ശാസ്ത്രങ്ങൾ തന്നെ പറയുന്നുണ്ട്, അനുഭവത്തിൽ വരുന്നുണ്ട്. അനുഭവത്തിനെ ആസ്പദമാക്കിയാണ് ഭഗവാൻ പോലും ഇവിടെ ചർച്ച ചെയ്യുന്നത്. ജനന മരണങ്ങൾ സർവജീവ അനുഭവമാണ്. അപ്പോൾ ഇതിനെ ഒന്ന് പൊരുത്തപ്പെടുത്തുന്നതിന് വേണ്ടി അദ്വൈസീകരിച്ചിരിക്കുന്ന എന്താണ് അവസാനത്തെയും ആദ്യത്തെയും ആയുധം എന്താണ് പറയുന്നത്? ഇതെല്ലാം ഒരു ഭ്രാന്തിയാണ്. അടിസ്ഥാനപരമായിട്ട് ഭ്രാന്തിയെ അംഗീകരിച്ചുകൊണ്ട് ജനന മരണങ്ങളെ അംഗീകരിക്കുന്നു. ജീവന്റെ ഭ്രമമാണ് ജനന മരണങ്ങൾ എന്ന് അംഗീകരിക്കുന്നു. അതിനെ അംഗീകരിച്ചില്ലെങ്കിൽ അദ്വൈതമില്ല. അതുകൊണ്ടാണ് ആചാര്യസ്വാമികളെ മായാവാദി എന്ന് കളിയാക്കി പറയുന്നു മറ്റുള്ളവർ. പരമാത്മാവിന്റെ നിർഗുണത്വത്തെ അംഗീകരിക്കുകയും അദ്വൈതത്തെ സ്വീകരിക്കുകയും ചെയ്യണമെങ്കിൽ അതിന് ഈ ഭ്രാന്തിയെ സ്വീകരിച്ചേ പറ്റൂ. എന്തെല്ലാം അനുഭവങ്ങൾ ആത്മഭിന്നമായി ഒരു ജീവന് ഉണ്ടാകുന്നുണ്ടോ അതിൻ്റെ എല്ലാം അടിസ്ഥാനം ആ ജീവന്റെ ഭ്രാന്തികൾ. അതിനാണ് പ്രസിദ്ധമായ രജ്ജു സർപ്പോദാഹരണവും മറ്റും പറയുന്നത്. അത് സ്വീകരിക്കാതെ ഈ ഉത്ക്രമണവും മറ്റും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഈ ഒരു വൈഷമ്യം മറ്റ് ഒരു ദാർശനികന്മാർക്കുമില്ല. അവരെല്ലാം ഈ പ്രപഞ്ചത്തെ ഉള്ളതായി തന്നെ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭ്രാന്തി അംഗീകരിക്കാത്തതാണ്. അതായത് ജീവ ഈശ്വര ജഗത്ഭേദത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ ഭ്രാന്തി എന്ന് പറയുന്ന ഒരു കൽപ്പനയെ സ്വീകരിക്കാതെ ഇതെല്ലാം സമർത്ഥിക്കാം, ഇതെല്ലാം ഉള്ളത് തന്നെയെന്ന് പറയാം. ഉത്ക്രമണം പോലെയുള്ള കാര്യങ്ങൾ, ജീവന്റെ ജനന മരണങ്ങൾ, പുനർജന്മം പോലെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്വൈതം അംഗീകരിക്കണമെന്നോ ദ്വൈതത്തെ സ്വീകരിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. ദ്വൈതികൾക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാണ്. ജീവ ഈശ്വര ജഗത്ഭേദം നിലനിൽക്കുമ്പോൾ ഇതെല്ലാം അനായാസമാണ്. പക്ഷെ അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു തലത്തിൽ ഇത് അചലമാണെന്ന് പറയുക, വേറെ തലത്തിൽ ഇത് ചലിക്കുന്നു എന്ന് പറയുക. ജഗത്തിന് സത്യമായി കരുതുന്ന സാഖ്യന്മാരും ഉത്ക്രമണത്തെ സ്വീകരിക്കുന്നു. എന്നുവെച്ചാൽ പുനർജന്മത്തെ ഉത്ക്രമണം എന്നുള്ള ഉദ്ദേശിക്കുന്നത് മരണം, പിന്നെ അതിനെ തുടർന്നുള്ള ജനനവുമാണ്. അത് കഴിഞ്ഞ പദ്ധതി പറഞ്ഞു. ശരീരം യഥവാപ്നോതി എന്ന് പറഞ്ഞാൽ ശരീരത്തെ വേറെ ശരീരത്തെ സ്വീകരിക്കുന്നു. ഉത്ക്രമണം മാത്രമല്ല, മരണം മാത്രമാണെങ്കിൽ പ്രശ്നം തീർന്നു. അവിടെ ദാർശനികന്മാരുടെ ഒന്നും ആവശ്യമില്ല. മരണം സർവാനുഭവ സിദ്ധമാണ്, അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് കഴിഞ്ഞൊരു ജനനം, അതും മരിച്ചവൻ തന്നെ ജനിക്കുക, അത് ശാസ്ത്രത്തിന്റെ വിഷയമാണ്. സാധാരണ മനുഷ്യന്റെ ലൗകികമായ ചിന്തകളുടെ വിഷയമല്ല, കേവലം ശാസ്ത്രത്തിൽ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അതിന് ഈ പ്രകൃതിയെ സത്യമായി കരുതുന്ന എല്ലാ ദാർശനികന്മാർക്കും അത് സ്വീകരിക്കുന്ന എളുപ്പമാണ്. ന്യായവൈശേഷിക, സാഖ്യ, യോഗ ദർശനങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട അവരീ ഭ്രാന്തിയെ സ്വീകരിക്കാതെ, ജഗത് ഭ്രാന്തിയെ അംഗീകരിക്കാതെ തന്നെ അവരതെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഗീതയെ സംബന്ധിച്ചാണെങ്കിലോ ഗീതയിൽ ഒരിടത്തും ആ ജഗത്ഭ്രാന്തിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ഉത്ക്രമണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഭാഷകാരനാണെങ്കിലോ ആ ഭ്രാന്തിയെ അടിസ്ഥാനമാക്കി തന്നെ ഇവിടെ ഉത്ക്രമണം പോലെയുള്ള വിഷയങ്ങളെ അംഗീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അദ്വൈതം സ്വീകരിക്കുന്ന ഒരാൾ എങ്ങനെ ഈ ജനന മരണങ്ങളെ സ്വീകരിക്കും, എങ്ങനെ പുനർജന്മം അദ്വൈതത്തിന് സ്വീകാര്യമാണോ എന്നെല്ലാം സംശയിക്കാറുണ്ട്. സംശയിക്കുക മാത്രമല്ല, അദ്വൈതത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പുനർജന്മം അസാധ്യമാണ് എന്ന് പറഞ്ഞ് ഗീതയ്ക്ക് വളരെ പ്രൗഢമായ വ്യാഖ്യാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം ഈ പുനർജന്മത്തെ നിഷേധിക്കുന്നതിന് വേണ്ടി ദുർവ്യാഖ്യാനവും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം ഇവിടെ പറയുന്നത്. അദ്വൈത ഈ ഉത്ക്രമണത്തെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അവിടെ അടിസ്ഥാനപരമായി ജഗത്ഭ്രാന്തി അംഗീകരിച്ചുകൊണ്ട്, അംഗീകരിച്ചാലേ അത് സാധ്യമാകും. നിർഗുണനായിരിക്കുന്ന ആ പരബ്രഹ്മം തന്നെ, നിരുപാധീനായിരിക്കുന്ന ആ പരബ്രഹ്മം തന്നെ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് ജനന മരണങ്ങൾക്ക് വിധേയനാകുന്നു. ഇതാണ് അദ്വൈതത്തിന്റെ പരമമായ സിദ്ധാന്തം. ഇവിടെ എന്താണ് ഉപാധി? സൂക്ഷ്മ ശരീരമാകുന്ന ഉപാധി. ആ സൂക്ഷ്മ ശരീരത്തിൽ പ്രാണനും ജ്ഞാനവും അന്തകരണം എന്ന് പറഞ്ഞാൽ മുഖ്യമായി വരുന്ന ജ്ഞാനവും കർമ്മ സംസ്കാരവും എല്ലാം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അത് സാധ്യമായിത്തീരുന്നു. ഇതാണ് ഭാഷ്യകാരനിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ ഉത്ക്രമണത്തെ ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്തിനു വേണ്ടി? കാരണം ഈ ഉത്ക്രമണം പോലെയുള്ള, അല്ലെങ്കിൽ ജനന മരണങ്ങൾ പോലെയുള്ള വ്യാപാരം ജീവന് സംഭവിച്ചുകൊണ്ടിരുന്നാലും ജീവന്റെ യഥാർത്ഥ സ്വരൂപം മുമ്പ് വർണ്ണിച്ചു, നിത്യ സർവഗത സ്ഥാണുരാചലോയം എന്ന് പറഞ്ഞ പരമാർത്ഥ സ്വരൂപത്തെ അറിയുക, അതാണ് മോക്ഷസാധനം എന്നാണ് ആചാര്യസ്വാമികളോട് ഭാഷ്യത്തിൽ പറയുന്നത്. അതാണ് നമ്മൾ അടുത്ത് ചർച്ച ചെയ്യുന്നത്. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ജാനം വാ ഗുണാന്വിതം വിമൂഢാ നാനു പശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷാ ഏവം ദേഹകൃതം ദേഹാത് ഉത്ക്രാമന്തം ദേഹം പൂർവോപാത്തം പരിത്യജന്തം സ്ഥിതം വാപി ദേഹേ തിഷ്ഠന്തം ഭുഞ്ജാനം വാ ശബ്ദാദീഞ്ച ഉപലഭമാനം ഗുണാന്വിതം ദുഃഖ സുഖ ദുഃഖ മോഹാഖ്യഹി ഗുണൈഹി അന്വിതം അനുഗതം സംയുക്തം ഇത്യർത്ഥ. ദേഹഗതം ദേഹാദുക്രാമന്തം, ഒരു ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ജീവൻ, ദേഹം എന്നുള്ളതുകൊണ്ടുകൂടി ഉദ്ദേശിക്കുന്ന സ്ഥൂലദേഹം, ഒരു സ്ഥൂലദേഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ജീവൻ ദേഹാത് ഉത്ക്രാമന്തം, ദേഹത്തിൽ നിന്നും ഉത്ക്രമിക്കുന്നു. ഉത്ക്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷകാരൻ വിശദീകരിക്കുന്നു, ദേഹം പൂർവോപാത്തം പരിത്യജന്തം. പൂർവോപാത്തം മുമ്പ് സ്വീകരിച്ചതായ, ഉപാത്തം എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചതായ ദേഹത്തെ പരിത്യജിക്കുന്നു. ഇത് ജീവൻ സ്വയം ചെയ്യുന്നതാണ്. അത് ചെയ്യുന്നതിന് ജീവന് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിയമവിധേയമായ സ്വാതന്ത്ര്യം. നിയമം എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരന്റെ കർമ്മനിയമം. കർമ്മം, ആ കർമ്മങ്ങളിൽ നിന്നുള്ള സംസ്കാരം, ആ സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്ന ജന്മം, ഇതിനെല്ലാം ഇവിടെ നിയമമുണ്ട്. ആ നിയമം ഈശ്വരൻ കൽപ്പിച്ചിരിക്കുന്ന നിയമമാണ്. ആ ഈശ്വരൻ കൽപ്പിച്ചിരിക്കുന്ന നിയമത്തിന് വിധേയമായി ജീവൻ, അതിനധീനനായി ജീവൻ തന്റെ അവിവേകം കൊണ്ട് കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. കർമ്മത്തിൽ നിന്ന് സംസ്കാരത്തെ ആർജിക്കുന്നു. ആ സംസ്കാരത്തെ ആർജിക്കുന്നതിലൂടെ ഒരു പുതിയ ദേഹത്തെ സ്വീകരിക്കുന്നതിന് അവന് സ്വാതന്ത്ര്യം ഉണ്ടാവും. അതാണ് നേരത്തെ പറഞ്ഞ നിയമവിധേയമായ സ്വാതന്ത്ര്യം. ജീവത്തെ, ഒരു ജീവന് ശരീരത്തെ സ്വീകരിക്കുന്നതിനും വിടുന്നതിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് പൂർവോപാത്തം, അവൻ സ്വീകരിച്ചതായ ആ നിയമത്തിന് വിധേയമായി സ്വേച്ഛയാ സ്വീകരിക്കേണ്ട ഒരു ശരീരത്തെ. കാരണം ജീവൻ തന്റെ കർമ്മവാസനയനുസരിച്ച് തനിക്ക് പറ്റിയ ശരീരത്തെ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ്. ഒരാൾ സ്വയം അന്വേഷിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ അയാൾക്ക് സ്വാതന്ത്ര്യം വേണം. അവര് സ്വാതന്ത്ര്യമുണ്ട്, ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവൻ കണ്ടുപിടിക്കുന്നു. പക്ഷെ അങ്ങനെ ആ സ്വാതന്ത്ര്യത്തെ അവൻ ഉപയോഗിക്കുമ്പോഴും അവൻ പരതന്ത്രനാണ് ജീവൻ. ആ ജീവന് രണ്ടുമുണ്ട്, പാരതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യമുണ്ട്. അന്വേഷിക്കുന്നതിനും കണ്ടുപിടിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുക. ആ പാരതന്ത്ര്യം വരുന്ന എന്തുകൊണ്ട്? ആ ജീവൻ അവിവേകത്തിന് പൂർണ്ണമായും അടിമയാണ്, അജ്ഞാനത്തിന് അധീനനാണ്. അതാണ് അവൻ്റെ പാരതന്ത്ര്യം. അതുകൊണ്ട് ആ ഈശ്വരന്റെ നിയമത്തെ ഉല്ലംഘിച്ച് അവന് ഒരു ശരീരത്തെ സ്വീകരിക്കാനോ ത്യജിക്കാനോ ഒക്കത്തില്ല. ഈശ്വരൻ ഇതിൽ കൽപ്പിച്ചിരിക്കുന്ന നിയമം എന്താണ്? ഒരു സ്ഥൂല ശരീരം എത്ര കാലം യോഗ്യമോ അത്രയും കാലം ഒരു ജീവന് ആ ശരീരത്തിൽ സ്ഥിതി ചെയ്യാം. എത്ര കാലം വരെ ആകാം? ഒരു കൽപ്പം വരെ ആകാം. കൽപ്പാന്തം വരെ ഒരു ശരീരത്തിൽ നിലനിൽക്കാം. അപ്പോൾ കൽപ്പാന്തം വരെ ഒരു ജീവന് ഒരു ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് നിലനിൽക്കാം. വിരാട് പുരുഷൻ കൽപ്പാന്തം ഈ വിരാട് ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്നു. അതാണ് പ്രപഞ്ചത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. അതിന് മുമ്പും പിമ്പുമായിട്ടാണ് സൃഷ്ടിപ്രളയം. ആ വിരാടിനോടൊപ്പം നിൽക്കുന്ന ജീവന്മാരുമുണ്ട്, ചിരഞ്ജീവികളെന്നും മറ്റും നമ്മൾ പറയുന്നു. കൽപ്പാന്തം വരെ നിൽക്കുന്നു. അതുവരെ ഒരു ജീവന് ശരീരത്തെ സ്വീകരിച്ച് നിലനിൽക്കാം, ഉത്ക്രമണം കൂടാതെ നിലനിൽക്കാം. പക്ഷെ അതും ഈശ്വരന്റെ നിയമത്തിന് വിധേയമായിട്ടാണ്. അത് വിശിഷ്ട ജീവന്മാരാണ്. സാധാരണ ജീവന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും സാധ്യമല്ല. അവർ പൂർണ്ണമായും അജ്ഞാനത്തിന് അധീനനായിരിക്കുന്നത് കൊണ്ട് അവരിൽ പ്രത്യേക യോഗ വൈഭവങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് അജ്ഞാനാധീനന്മാരായി അവർക്ക് തുടരെ തുടരെ ശരീരങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നു. കൂടാനുകൂടി ശരീരങ്ങളെ സ്വീകരിക്കേണ്ടി വരുന്നു. അത് സ്ഥൂല ശരീരത്തിന്റെ യോഗ്യത. അതുമാത്രമേ അവിടെ ഈശ്വരൻ നിയമമായിട്ട് വെച്ചിട്ടുള്ളൂ. ആ ശരീരം എത്ര കാലം യോഗ്യമാണോ അത്രയും കാലം ആ ശരീരത്തിലിരിക്കാം. അതിനാണ് നമ്മൾ സാറിന് പറയുന്ന ആയുസ്. ആയുസ്സിന് നമുക്ക് നീട്ടാനും കുറയ്ക്കാനും ഒക്കെ കഴിയും. ഈശ്വരന്റെ നിയമത്തിന് വിധേയമായി ആയുസ്സിനെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. ലൗകികവും അലൗകികവുമായ ഉപായങ്ങളിലൂടെ ആയുസ്സിനെ മനുഷ്യന് വർദ്ധിപ്പിക്കാം, കുറയ്ക്കാം. ആദിഭൗതികവും ആദിദൈവികവുമായ ഉപായങ്ങളിലൂടെ ജീവൻ സാധ്യമാണ്. അതാണ് മനുഷ്യൻ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി, ആയുസ്സിനെ നീട്ടാൻ വേണ്ടി ഓരോ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്. അതുപോലെ അവൻ അതിനെ കുറയ്ക്കാനും പറ്റും, നശിപ്പിക്കാനും പറ്റും. അതങ്ങനെ സ്ഥൂല ശരീരത്തിന്റെ സംരക്ഷണത്തിലൂടെ. പക്ഷെ അതിന്റെ എല്ലാം ഉപരിയായി ഈശ്വരന്റെ നിയമം നിലനിൽക്കും. അതാണ് ജീവന് ദൈവാധീനമായി പൗരുഷം, ഈശ്വരായത്തമായി പൗരുഷം എന്ന് പറയുന്ന ഒന്നിന് ഈ ശാസ്ത്രങ്ങളിൽ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് യോഗികളും മറ്റും അഭ്യാസബലം കൊണ്ട് ആയുസ്സിനെ നീട്ടിയെടുക്കുന്നു, ശരീരത്തെ കൂടുതൽ കാലം നിലനിർത്തുന്നത്. ആരോഗ്യശാസ്ത്രം അതിന് വേണ്ടിയിട്ടാണ്, ആയുർവേദം പോലെയാണ്. അപ്പോൾ അതെല്ലാം അതിനെല്ലാമുള്ള സ്വാതന്ത്ര്യം പൗരുഷം ആ ജീവനിലുണ്ട്. പൗരുഷം എന്ന് വെച്ചാൽ പുരുഷ അധീനമായി വരുന്ന സ്വാതന്ത്ര്യം എന്നാണ്. പുരുഷനെന്ന് വെച്ചാൽ ജീവാത്മാവ് ആണെന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ജീവാത്മാവിനെല്ലാമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടാണ് ആ ജീവൻ ഒരു ശരീരത്തെ വിട്ട് വേറൊരു ശരീരത്തെ സ്വീകരിക്കുന്നത്. ഈ ശരീരം ഇനി ഉപയോഗയോഗ്യമല്ല എന്ന് കാണുമ്പോൾ വേറെ ശരീരത്തെ സ്വീകരിക്കുന്നു. അത് ഉത്ക്രമണത്തെ സംബന്ധിച്ച് അതിൻ്റെ സാധാരണ ഗതിവിഗതികളൊന്നും സാധാരണ മനുഷ്യൻ ലൗകിക മനുഷ്യന് മനസ്സിലാകുന്നില്ല, പക്ഷേ യോഗികൾക്ക് വിവേകശാലികൾക്ക് അത് മനസ്സിലാകും. അതിലെ യോഗികളെല്ലാം സ്വേച്ഛയാ മരിക്കും, സ്വച്ഛന്ദമൃത്യുക്കളാകുന്നു. അവർ സ്വയം തീരുമാനിക്കുന്നു എപ്പോഴാണ് ശരീരം വിടേണ്ടതെന്ന്. യോഗി സ്വന്തം ഇച്ഛയ ശരീരത്തെ, സ്ഥൂല ശരീരത്തെ ഉപേക്ഷിക്കുന്നതിനും ഉത്ക്രമണം എന്നുള്ള ശബ്ദം ഉപയോഗിക്കും. ഉത്ക്രാന്തി കേവലമായ മരണത്തിന് മാത്രമാണ്, അയാൾ സ്വയം തീരുമാനിക്കുന്നു. അത് അയാൾക്കെങ്ങനെ തീരുമാനിക്കാൻ കഴിയുന്നു? ഈ സ്ഥൂലത്തിന്റെ വർത്തമാന ശരീരവുമായിട്ടുള്ള കർമ്മ ബന്ധങ്ങളെ അയാൾ ഗ്രഹിക്കുന്നു. തന്റെ അലൗകികമായ അറിവുപയോഗിച്ച് അയാൾ മനസ്സിലാക്കുന്നു ഈ ശരീരത്തിൽ ഈ ജീവനെ ബന്ധിപ്പിച്ചിരിക്കുന്ന കർമ്മത്തിന്റെ കെട്ടുപാടുകൾ ഇത്രമാത്രമാണ്. ഇത് അവസാനിക്കാറായിരുന്ന ആള് തിരിച്ചറിയുന്നു. തിരിച്ചറിയുമ്പോൾ അവിവേകത്തിന് അടിമപ്പെട്ട് സാധാരണ മനുഷ്യൻ എന്താണ് വലിച്ചു വലിച്ചു മരിക്കുന്നു. കാരണം ഉത്ക്രമണത്തിനവന് യാതൊരു സ്വാതന്ത്ര്യമുണ്ട്. ശരീരത്തിൽ നിന്ന് അവൻ കരഞ്ഞ് കരഞ്ഞ് എന്ത് ചെയ്യുന്നു, ആ ജീവൻ ശരീരം വിട്ടു പോകുന്നു. ഒരുപാട് ഇച്ഛാഭംഗങ്ങളോടുകൂടി അയാൾ ശരീരം വിട്ടു പോകുന്നു. ആ ജീവൻ യാതൊരു സ്വാതന്ത്ര്യമില്ലാതെ. യോഗി അങ്ങനെയല്ല. യോഗി ഇതെല്ലാം സ്വയം മനസ്സിലാക്കുന്നു. ഇത് അവസാനിക്കാറായി. ഇനി എങ്ങനെയാണോ ഒരു വീട് മാറി വേറെ വീട്ടിലേക്ക് താമസമാക്കുന്നത്, അതുപോലെ ഈ ശരീരം വിട്ട് വേറൊരു സ്ഥാനത്തേക്ക് സ്വയം പോകുന്നു സ്വേച്ഛയ. നമ്മൾ ഒരു വീട് മാറി വേറെ വീട്ടിലേക്ക് മാറുമ്പോൾ അവിടെ കരയേണ്ട ആവശ്യം വരുന്നില്ല, ശ്വാസം മുട്ട് വരത്തില്ല, ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ല. അത് ബോധപൂർവമാണ് ചെയ്യുന്നത്. അതുപോലെ യോഗിക്കും അതിന് കഴിയും. ആണ് സ്വേച്ഛയാ ചെയ്യുന്നത്. ജീവൻ ഇക്കാര്യത്തിൽ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നു. അതാണ് ശരിയായിട്ടുള്ള ഉത്ക്രമണം. ഉപനിഷത്തുകളിലും മറ്റും പറയുന്ന ഉത്ക്രമണം അതാണ്, സ്വയം വിടുന്നു. ഇതിന്റെ എല്ലാം തത്വം അവസാനം പറയുന്ന എന്താണ്, പശ്യന്തി ജ്ഞാനചക്ഷുഷ. ഇവിടെ ഒരു ജ്ഞാനചക്ഷുസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഈ കാര്യം വിശദീകരിച്ചത്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നില്ലല്ലോ എന്ന് പറയും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവസാനം പറഞ്ഞത്. എന്താണ് ഇത് ജ്ഞാനചക്ഷുസ്? അവരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. മൂഢന്മാരുടെ കാര്യമല്ല. മൂഢന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൂടുതലൊന്നും ഗ്രഹിക്കാനില്ല. ജനിക്കുന്നു മരിക്കുന്നു ഇത്രയേ ഗ്രഹിക്കാനുള്ളൂ, കാണുന്നതേ ഉള്ളൂ. അപ്പോൾ ജ്ഞാനചക്ഷുഷ എന്ത് ചെയ്യുന്നു, ഔത്ക്രമണത്തിലും ആത്മാവിന്റെ തത്വത്തെ അറിയുന്നു, ആത്മാവിന്റെ ഗതി വിഗതികളെ അറിയുന്നു, ഇതെല്ലാം മനസ്സിലാക്കുന്നു. സ്ഥിതം ഭാവി അടുത്ത് പറയുന്നു. ഇനി ശരീരത്തിൽ ഇരിക്കുമ്പോൾ, ശരീരത്തിലിരിക്കുമ്പോഴും ഒന്നും അറിയുന്നില്ല, അജ്ഞനൊന്നും അറിയാൻ കഴിയുന്നില്ല. ദേഹേ തിഷ്ഠന്തം, ദേഹത്തെ സ്ഥിതി ചെയ്യുന്നു. ദേഹത്തെ സ്ഥിതി ചെയ്യാന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നു, ഒന്നുകിൽ മരണത്തിന് മുമ്പുള്ള അവസ്ഥ, അല്ലെങ്കിൽ മരണത്തിന് ശേഷം വേറെ ശരീരം സ്വീകരിച്ചതിന് ശേഷമുള്ള അവസ്ഥ, സ്ഥൂല ശരീരത്തോടു കൂടി ഇരിക്കുന്ന അവസ്ഥ, അതാണ് സ്ഥിതം എന്ന് പറയുന്നത്. ഈ രണ്ടവസ്ഥയിലായാലും ഭുഞ്ജാനംബ, ഈ രണ്ടവസ്ഥയിലും ഈ ജീവന് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. ശബ്ദാദീംസ്ഥ ഉപലഭമാനം, അവനെപ്പോഴും ഈ വിഷയങ്ങളോട് ബന്ധപ്പെട്ടേ ഇരിക്കുന്നു. വിഷയങ്ങളെന്ന് പറയുമ്പോൾ സുഖമുള്ളത്, ആനന്ദത്തെ ഉണ്ടാക്കുന്നത് എന്നൊന്നുള്ള അർത്ഥത്തിലല്ല. സർവവും അവന്റെ സർവ ഇന്ദ്രിയങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇന്ദ്രിയ പ്രവർത്തനങ്ങൾ ആകപ്പാടെയാണ് ഇവിടെ പറയുന്നത്. അതാണ് ഭാഷ്യകാരൻ പറഞ്ഞത് ശബ്ദാദീ ഉപലഭമാണ്. അല്ല നമ്മളെ ആനന്ദിപ്പിക്കുന്നതാണ് വിഷയം എന്നുള്ള അർത്ഥത്തിലല്ല. ശബ്ദാദികൾ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്ന് ഭാഷകാരൻ പൊതുവെ പറയും. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? കാരണം ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരമായിരിക്കുന്ന ശബ്ദാദികളാണ്. ശബ്ദാദി തന്മാത്രകളിൽ നിന്നാണ് ഇത് ഈ സ്ഥൂല രൂപത്തെ പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥൂല പ്രപഞ്ചത്തിനെല്ലാം ആധാരമായിരിക്കുന്നത് പഞ്ചതന്മാത്രകളാണ്. അതിൻ്റെ പരിണാമങ്ങളാണ് ഈ കാണുന്നതല്ല. അതിൻ്റെ ഉപലബ്ധി, അതാണ് ജീവിതമെന്ന് പറയുന്നത്. അതിനറിയുക, അതിനനുഭവിക്കുക, അതിൽ പ്രവർത്തിക്കുക, അതാണ് ഉപലഭ്യമാനം. അത് ഏകരൂപത്തിലല്ല, നാനാരൂപത്തിലാണ്. സുഖം മാത്രമല്ല, ദുഃഖമുണ്ട്. ദ്വന്ദ്വാത്മകമാണ്. അതുകൊണ്ടാണ് അടുത്ത് പറഞ്ഞത് ഗുണാന്വിതം. ഗുണാന്വിതമായിരിക്കും. അന്വിതമായിരിക്കുക എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കും, ഗുണങ്ങളോട് ചേർന്നിരിക്കുന്നു. ഈ അനുഭവങ്ങളെല്ലാം ഗുണമയം ആണെന്നർത്ഥം. ഗുണം എന്ന് പറയുമ്പോൾ സത്വം, രജസ്, തമസ് നമുക്കറിയാം. പക്ഷെ സത്വത്തെ സത്വമായിട്ടും രജസ്സിനെ രജസ്സായും തമസിനെ തമസായും നമുക്കറിയാൻ കഴിയത്തില്ല. അത് ശബ്ദത്തിലേ അറിയുന്നുള്ളൂ, അർത്ഥത്തിലറിയുന്നില്ല. ആർക്കോട്ട് ഇത് കാണിച്ചു തരാൻ പറ്റത്തില്ല. ഇതാണ് സത്വം, ഇത് രജസ്. നമ്മൾ പദാർത്ഥങ്ങളെ നിരൂപണം ചെയ്ത് മനസ്സിലാക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിൽ മൂലകങ്ങളെയും മറ്റും തിരിച്ചറിയുന്നതുപോലെ ഗുണങ്ങളെ ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? അത് പ്രകൃതിയുടെ മൂലരൂപങ്ങളാണ്. അത് അവ്യക്തമാണ് ഗുണങ്ങളെന്ന് പറയുന്നത്. പിന്നെ നമ്മളെന്താണ് അറിയുന്നത്? ഗുണങ്ങളെയല്ല ഒരിക്കലും നമ്മൾ അറിയുന്നത്, ഗുണപരിണാമങ്ങളെ. അതേ നമുക്കറിയാൻ കഴിയത്തുള്ളൂ. ഗുണങ്ങൾ, പിന്നെ ഗുണത്തെക്കുറിച്ച് നമുക്ക് ഭാവനകളുണ്ട്, കൽപ്പനകൾ. സത്വം വെളുത്തിരിക്കും, രജസ് ചുവന്നിരിക്കും, തമസ് കടത്തിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള ഭാവനകളുണ്ട് ശാസ്ത്രങ്ങൾ. അതും ഗുണത്തെ സംബന്ധിച്ചുള്ള ഭാവനകളല്ല, ഗുണപരിണാമങ്ങളെ സംബന്ധിച്ചുള്ള ഭാവനകളാണ്. പിന്നെ ഗുണങ്ങൾ എങ്ങനെയാണ് നമുക്ക് അനുഭവവേദ്യമാകുന്നത്? അടുത്ത് പറയുന്നതാണ് സുഖ ദുഃഖ മോഹാഖ്യേഹി. സുഖ ദുഃഖ മോഹരൂപത്തിൽ ഇത് ഗുണങ്ങളല്ല, ഗുണങ്ങളുടെ പരിണാമങ്ങളാണ്. ഇതുപോലെ ഗുണങ്ങളുടെ നാനാ പരിണാമങ്ങളുണ്ട്. ഈ പരിണാമങ്ങളെ കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്? ഇത് സത്വമാണ് എന്ന് പറഞ്ഞാൽ ഇത് സത്വകാര്യമാണ്, സുഖം സത്വത്തിന്റെ കാര്യമാണ്, ദുഃഖം രജസിന്റെ കാര്യമാണ്, മോഹം അവിവേകം അജ്ഞാനം. മോഹം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ആഗ്രഹം എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ സാധാരണ മലയാളത്തിൽ മോഹം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ മോഹിച്ചു എന്ന് വെച്ചാൽ ആഗ്രഹിച്ചു എന്നാണ്. മലയാളാർത്ഥമല്ല ഇവിടെ എടുക്കേണ്ടത്. ഇവിടെ മോഹം എന്ന് പറഞ്ഞാൽ അവിവേകം, അത് തമസിന്റെ കാര്യമാണ്. അതിൽ നിന്ന് നമ്മൾ മലയാളത്തിലെ മോഹം ഉണ്ടാവാം, സംസ്കൃതത്തിലെ മോഹത്തിൽ നിന്നും മലയാളത്തിലെ മോഹം ഉണ്ടാവും. ഗീതയുടെ ചില വ്യാഖ്യാതാക്കളൊക്കെ അങ്ങനെ അർത്ഥം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളോട് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് വായിക്കുന്നവരോടത്ത് പറയുകയാണ്, എല്ലാവരോടും പറയുക. സുഖ ദുഃഖ മോഹാഖ്യേഹി, സുഖ ദുഃഖ മോഹങ്ങൾ. അന്ന് ഈ ഗുണകാര്യങ്ങൾ, അതാണ് ഗുണാന്വിതം എന്ന് പറയുന്നത്. അതാണ് ഗുണാന്വിതം എന്ന് പറഞ്ഞിട്ട് അതിനെ വ്യാഖ്യാനിച്ചാണ് ഭാഷകാരൻ. ഗുണകാര്യങ്ങളോടുകൂടി ചേർന്നിരിക്കുന്നു. ആ ഗുണകാര്യങ്ങൾ തന്നെയാണ് നേരത്തെ പറഞ്ഞ ആ സൂക്ഷ്മ തന്മാത്രകളിൽ നിന്നും പരിണമിച്ച് സ്ഥൂല രൂപത്തിൽ അനുഭവപ്പെടുന്ന ശബ്ദാദികൾ. അതിനോട് ജീവൻ ചേർന്നിരിക്കുന്നു. അതാണ് തിഷ്ഠന്തം സ്ഥിതം എന്ന് പറയുന്നത്. ഇതാണ് ജീവന്റെ രണ്ടവസ്ഥകൾ. ഒന്നുകിൽ ഈ ജീവൻ ഈ ബാഹ്യമായ ശബ്ദാദി ഗുണങ്ങളോട് ചേർന്ന് ആന്തരീയമായ സ്വദുഃഖമോഹങ്ങളോട് ചേർന്നിരിക്കും, രണ്ടിനോടും ചേർന്നിരിക്കും. ബാഹ്യമായ ജീവൻ ചേർന്നിരിക്കുന്നതാണ് ശബ്ദാദികൾ, ആന്തരികമായ ജീവൻ ചേർന്നിരിക്കുന്നതാണ് സുഖദുഃഖമോഹങ്ങൾ. സുഖദുഃഖമോഹങ്ങൾ പുറത്തുമില്ല, ശബ്ദാദികൾ അകത്തുമില്ല. പക്ഷേ ഇത് രണ്ടും ജീവനോട് ചേർന്നിരിക്കുന്നു. ഇതെങ്ങനെയാണ് രണ്ടും ചേരുന്നത്? സുഖദുഃഖമോഹാദികൾക്ക് നിമിത്തമായി ബാഹ്യമായി ശബ്ദാദികൾ നിലനിൽക്കുന്നു. അതാണ് ഇവിടെ ഇതിനെ രണ്ടിനെയും പറയുന്നു. ഇതിനെ രണ്ടിനെയും ജീവൻ സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്നു, അതാണ് സ്ഥിതം. നേരത്തെ പറഞ്ഞ മരണത്തിന് മുമ്പ് അല്ലെങ്കിൽ പിമ്പുള്ള അവസ്ഥ, ഉത്ക്രമണത്തിന് മുമ്പ് അല്ലെങ്കിൽ പിമ്പുള്ള അവസ്ഥ, ഇതെല്ലാം സർവ അനുഭവസിദ്ധമായ കാര്യങ്ങളാണല്ലോ. ഇതിനെ എന്തിനാ വിശദീകരിച്ച് പറയുന്നത്? കാരണം ഇത് അനുഭവസിദ്ധമാണെങ്കിലും മനുഷ്യൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതിൽ നിന്നവൻ സ്വയം വിശദീകരിച്ച് ഗ്രഹിക്കാൻ മെനക്കെടാറില്ല. ഇവിടെ ഇതിൻ്റെ ഒരു താത്വികമായ അപഗ്രഥനം വേണ്ടി വരുന്ന എന്തിന്? ഇതിൻ്റെ പരമാർത്ഥം മനസ്സിലാക്കുക. അതാണ് അടുത്ത് പറയുന്നത് ജ്ഞാനചക്ഷു എന്ന് പറയുന്നു. ഇവിടെ ജ്ഞാനചക്ഷുസ് എന്ന് പറയുന്ന ആരെക്കുറിച്ചാണ്? അത് വിശദമാകാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം ഭാഷകാരൻ ഇങ്ങനെ പറയുന്നത്, അതിനെ കൂടുതൽ വിശദീകരിക്കുന്നത്. അപ്പം ജ്ഞാനം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിലൊരു ധാരണ വരും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ പരമാത്മജ്ഞാനം, പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം. ഒരാൾ ജ്ഞാനത്തെ പ്രാപിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ പരമാത്മാവിനെ അറിയാൻ ശ്രമിക്കുന്നു എന്നാണ്. വളരെ നിസ്സാരമായി വളരെ ലാഘവത്തോടുകൂടി പറയുന്നതാണ് ജ്ഞാനം മോക്ഷം. ജ്ഞാനത്തെ പ്രാപിക്കുന്നു, മോക്ഷത്തെ നേടുന്നു. ഈ പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം അത്ര ലാഘവത്തോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഈ സാധനം, ഇത് കേവലം ഒരു ശബ്ദപ്രയോഗം എന്നുള്ളതിനപ്പുറം വസ്തുതാപരമായി ഒന്നുമല്ല എന്ന് പറയുമ്പോൾ ചിലർ പെട്ടെന്ന് ചിന്തിക്കും, അപ്പോൾ ഇതുവരെ പറഞ്ഞതിനൊക്കെ വിരുദ്ധമായ കാര്യമാണ് പറയുന്നത്. അതായത് ഈശ്വരജ്ഞാനം അങ്ങനെയൊന്നും ഇല്ലെന്നാണ് പറഞ്ഞു വരുന്നത്. അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഈശ്വരജ്ഞാനം എന്ന് പറയുന്ന ഒന്നും നമ്മൾ ധരിക്കുന്ന തരത്തിലില്ല. എന്തുകൊണ്ടില്ല? അതിൻ്റെ പരമാർത്ഥം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒടുവിൽ മനസ്സിലാക്കുന്ന അതാണ്. എന്താണോ ഈശ്വരജ്ഞാനം എന്ന് പറയുന്ന ഒന്നില്ല. ഈശ്വരജ്ഞാനത്തെ പ്രാപിക്കാൻ ആരാണ് ശ്രമിക്കുന്നത്? ജീവൻ. ആ ജീവന് എന്ന് വെച്ചാൽ പരിച്ഛിന്നനും അജ്ഞനുമായിരിക്കുന്ന ഈശ്വരന് പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം എങ്ങനെ ഉണ്ടാകും? അതാണ് നമ്മൾ ധരിക്കുന്ന തരത്തിൽ ഒരിക്കലും ഈശ്വരജ്ഞാനം എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയുന്നു. ഈശ്വരനെ കുറിച്ച് തന്നെ പറയുന്നത് എന്താണ്? അപ്രമേയൻ. അപ്രമേയം എന്ന് പറഞ്ഞാൽ എന്താ? പ്രമാ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ അറിവ്. പ്രമേയം എന്ന് വെച്ചാൽ യഥാർത്ഥമായ അറിവിന് വിഷയമാകുന്നത്. അപ്രമേയൻ എന്ന് പറഞ്ഞാലോ യഥാർത്ഥമായ അറിവിന് ഒരിക്കലും വിഷയമല്ലാത്തത്. അപ്പൊ ജീവനുണ്ടാകുന്ന ഒരു ജ്ഞാനം, ഒരു സത്യമായ ജ്ഞാനം, യഥാർത്ഥമായ ഒരു ജ്ഞാനം, അതിന് ഈ പ്രപഞ്ചത്തിലെ സർവ വിഷയങ്ങളെയും ഒരുപക്ഷെ വിഷയമാക്കാൻ കഴിഞ്ഞെന്നിരിക്കും. ഈശ്വരനൊഴികെ, പ്രപഞ്ചാതീതനായിരിക്കുന്ന ഈശ്വരനൊഴികെ, അതൊരിക്കലും ജീവന്റെ പരിച്ഛിന്നമായ ജ്ഞാനത്തിന് വിഷയമാകത്തില്ല. അത് അപ്രമേയനാണ്. അത് ധരിക്കാതെ ഈശ്വരന്റെ ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ജീവനാണ് ഇവിടെ വിമൂഢ എന്ന് പറയുന്നത്. മൂഢന്മാര് നാനുപശ്യന്തി, അവൻ ഇതിനെ കാണുന്നില്ല, ഇതിനെ മനസ്സിലാക്കുന്നില്ല. അവൻ പിന്നെ എന്താണ് കാണുന്നത്? അവൻ ഗുണാന്വിതനായിരുന്നു കൊണ്ട് ഈ ശബ്ദസ്പർശ രൂപ ഗുണങ്ങളോട് ചേർന്നിരുന്നുകൊണ്ട് നാനാതരം ജ്ഞാനങ്ങളെ ആർജിക്കുന്നു, നാനാതരം ജ്ഞാനങ്ങളെക്കുറിച്ച് അവനും പ്രസംഗിക്കുന്നു, ഈശ്വരജ്ഞാനത്തിനെ കുറിച്ചും പ്രസംഗിക്കുന്നു. പക്ഷെ അത് അവന് സാധ്യമേ അല്ല, താൻ ധരിക്കുന്ന തരത്തിൽ അത് സാധ്യമല്ല. പിന്നെ ഇവിടെ ആരെയാ ജ്ഞാനചക്ഷുഷ് എന്ന് പറയുന്നത്? അടുത്ത് പറയുന്നതാണ് പശ്യന്തി ജ്ഞാനചക്ഷുഷ. ആ തോൽവി സമ്മതിക്കുന്നവനാണ്, അവനാണ് യഥാർത്ഥമായ ജ്ഞാനി എന്ന് പറയുന്നത്. ജ്ഞാനത്തെ സമ്പാദിച്ച് ഈശ്വരനെ പ്രാപിക്കാം എന്ന് തന്റെ ദക്ഷിണാബലത്തിൽ അഭിമാനിച്ച് തത്വജ്ഞാനത്തെ ആർജിച്ച് മോക്ഷം നേടിക്കളയാം എന്ന് കരുതുന്നവനാണ്. അത് ഈ പറയുന്നവനാണ്, ഗുണാന്വിതനായിരിക്കുന്നവനാണ്. അവനൊരിക്കലും അത് സാധ്യമല്ല. വിമൂഢ നാനു പശ്യന്തി. അപ്പോൾ നമ്മൾക്ക് സങ്കല്പിക്കാമെന്നുള്ള ഏറ്റവും വലിയ ജ്ഞാനിയും മൂഢനാണ്, ഈശ്വരീയമായ ജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം മൂഢൻ തന്നെയാണ്. പിന്നെ യഥാർത്ഥ ജ്ഞാനിയോ? അത് ആ ജീവന്റെ സങ്കല്പാതീതനായി വർത്തിക്കുന്നു, ഭാവന അതീതനായി വർത്തിക്കുന്നു. അതാണ് ജ്ഞാനചക്ഷു എന്ന് പറയുന്നത്. ജ്ഞാനം ചക്ഷുവായിരിക്കുന്നവൻ, അവന് ഈശ്വരനെ കാണാനായിട്ട് പിന്നെ രണ്ടാമതൊരു കണ്ണില്ല. ഈശ്വരനെ കാണാനായിട്ട് രണ്ടാമതൊരു കണ്ണിനെ അവൻ ആർജിച്ചിട്ടില്ല. ഞാൻ എന്റെ ജ്ഞാനത്തിലൂടെ ഈശ്വരനെ കാണുന്നില്ല, അല്ലെങ്കിൽ ഈശ്വരനെ കാണാൻ വേണ്ടി ഞാനൊരു ജ്ഞാനത്തെ സമ്പാദിച്ചിട്ടില്ല. അങ്ങനെ കരുതുന്നിടത്താണ് വിമൂഢത. ഇതാരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ജീവനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഗുണാന്വിതനായിരിക്കുന്ന ഈ ജീവന് വിമൂഢനായിരിക്കാനേ കഴിയത്തുള്ളൂ. അതാണ് ഭാഷകാരൻ അടുത്ത് വിശദീകരിക്കുന്നത്. ഏവം ഭൂതമപ്യേനം. ജീവന്റെ ആ സഹജമായ അവസ്ഥ വിമൂഢതയാണ്. അവൻ ഗുണാന്വിതനായി സുഖദുഃഖ മോഹാത്മകനായി അവനിരിക്കുന്നു. ആരെങ്കിലും ഒരാൾ സ്വയം കരുതുകയാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു തോന്നുകയാണ്, എന്താണ് ഞാൻ ഈശ്വരനെ കണ്ടെത്തി, അല്ലെങ്കിൽ ഗീതയിലും ഉപനിഷത്തിലും ഒക്കെ പറയുന്ന ജ്ഞാനം എനിക്ക് വന്നു, ജ്ഞാനിയാണ്. നമ്മളൊക്കെ ചിലപ്പം ഭക്തന്മാരുടെ അടുത്ത് പറയാറുണ്ടല്ലോ, പറയാറില്ലെങ്കിലും അങ്ങനെ ഭാവിക്കാറെങ്കിലും ഉണ്ട്. പറയുന്നതിനുള്ള തന്റെ ഇടം ആർക്കും വരാറില്ല. ഭക്തർ അങ്ങനെ ധരിച്ചോട്ടെ എന്ന് കരുതി നമ്മൾ നിന്നു കൊടുക്കാറുണ്ട്, ആ പട്ടികയിൽ നമ്മളിവിടെ പെടുത്തിക്കോട്ടെ. ഏവം ഭൂതമപ്യേനം അത്യന്ത ദർശന ഗോചരപ്രാപ്തം. കാരണം ഒരാൾ സാധാരണഗതിയിൽ ആത്മദർശനത്തിന് ഒരാൾ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ ആത്മദർശനത്തിന് പരിശ്രമിക്കുമ്പോൾ ഒരാൾ, അയാൾ താൻ ആർജിക്കുന്ന ആത്മദർശനം കൊണ്ട് അതിനെ മറക്കുകയാണ് ചെയ്യുന്നത്. താൻ ആർജിക്കുന്ന ജ്ഞാനം കൊണ്ടല്ല അതിനെ ഗുണാന്വിതനായി അതിനെ മറച്ചു കളയുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത് വിമൂഢ, ദൃഢമായ മൂഢതയാണ്. ജീവന്മാരുടെ എല്ലാ അവസ്ഥ ഇതാണ്. അത് സ്വാമി ആയാലും ശരി, ലൗകികനായാലും ശരി, ഒരു വ്യത്യാസമില്ല. അതുകൊണ്ടാണ് ആത്മാവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അത് സ്വയം പ്രകാശമാണ്, ജ്ഞാനചക്ഷുവാണ്. അതിനെ കാണുന്നതിന് വേണ്ടി മറ്റൊരു കണ്ണിന്റെ ആവശ്യമില്ല. അത് സ്വയം ജ്ഞാനമാണ്. ജ്ഞാനത്തിന് ജ്ഞാനമാകുന്ന മറ്റൊരു കണ്ണിന്റെ ആവശ്യമില്ല. ജ്ഞാനത്തിന്റെ കണ്ണെന്ന് പറയുന്നത് ജ്ഞാനം തന്നെയാണ്. അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ്? അത്യന്ത ദർശന ഗോചര പ്രാപ്ത, അത്യന്തമായ ദർശനം, ഒരിക്കലും കൈവരിക്കാൻ കഴിയാത്തതും ഒരിക്കലും നഷ്ടപ്പെടുത്താൻ കഴിയാത്തതുമായത്, അതിനാണ് അത്യന്തം എന്ന് പറയുന്നത്. നിരുദ്ദേശ്യമെന്ന് വേറെ ഭാഷയിൽ പറയും. അത്യന്ത ദർശന ഗോചര, അത്യന്ത ദർശന വിഷയത്തിന് സദാപ്രാപ്തമായിരിക്കുന്ന ജീവൻ, അതിന്റെ അഭ്യാസങ്ങൾ കൊണ്ട് അതിനെ മറച്ചു കളയുകയും അവന്റെ ജ്ഞാന സമ്പാദനം കൊണ്ട് ജ്ഞാനാർജ്ജനം കൊണ്ട് അതിനെ മറക്കുകയാണ്. അതാണ് ജീവനിലിരിക്കുന്ന വിശേഷമായ മൂഢത, വിമൂഢാഹ. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഒരുവൻ എന്താണ് ഈ ജ്ഞാനിയാകാൻ വേണ്ടി ഇത്രയൊക്കെ പരിശ്രമിക്കുന്നത്? അതടുത്ത ഭാഷ്യകാരം പറയുന്നു, ദൃഷ്ടാദൃഷ്ട വിഷയ ഭോഗബലാകൃഷ്ട ചേത. ജീവന്മാരെല്ലാം അങ്ങനെയാണ്. അവർക്കെല്ലാം ദുഷ്ടവും അദുഷ്ടവുമായ വിഷയഭോഗങ്ങളിലുള്ള താല്പര്യമുണ്ട്. ബലം, അതിന്റെ ബലം ശക്തമാണ് ആ ബലം. അതുകൊണ്ട് ആകൃഷ്ടമായ ചേതസ്സാണ്. ഇത് സ്വാമി ഒരിക്കലും സമ്മതിക്കത്തില്ല. കാരണം സ്വാമിയെല്ലാം തിരിച്ചവനാണ്, ഭാര്യയും മക്കളും ഒന്നും വേണ്ടെന്ന് വെച്ചവനാണ്. പിന്നെ എങ്ങനെയാണ് ദുഷ്ടാദുഷ്ട വിഷയഭോഗ ബല ആകൃഷ്ട ചേതസ്സാകുന്നത്? വിരക്തനാണ്, ത്യാഗിയാണ്. എങ്ങനെ ഇതൊക്കെ സ്വീകരിക്കും? ബാക്കിയുള്ളവരുടെ കാര്യം നമ്മൾ പറയണ്ട, കാരണം നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞാൽ. സ്വാമിമാർക്ക് ഇതെങ്ങനെ ബാധകമാകും എന്നുള്ളതാണ് ഇവിടെ ഭാഷ്യകാരൻ. ഇവിടെ ആരും വിടുന്നില്ല, വിമൂഢ മൂഢന്മാരെന്ന് എല്ലാവരും വിളിക്കുകയാണ്. ദുഷ്ടവും അദുഷ്ടവുമായ വിഷയഭോഗങ്ങൾ, ദുഷ്ടമായ വിഷയഭോഗങ്ങൾ നമുക്കറിയാം എന്താണ്. പത്ത് പേരുടെ മുമ്പിലൊന്നും ഞെളിഞ്ഞിരിക്കുക, ബഹുമാനാദരവുകളൊക്കെ കിട്ടുക, സ്വാമിമാർക്ക് ഇനി കൂടുതലൊന്നും വേണ്ട. പൂജ ബഹുമാനങ്ങളെക്കാളും വലുതായിട്ട് അവർക്ക് വേറൊന്നും ആവശ്യമില്ല. മറ്റുള്ളവർക്ക് ഉപേക്ഷിക്കാൻ പ്രയാസമുള്ള പല കാര്യങ്ങളും ധൈര്യപൂർവ്വം ഉപേക്ഷിച്ചവരാണ്. ദുഷ്ടമായതിനെല്ലാം ഉപേക്ഷിച്ചവരും നടത്തും, പക്ഷേ അദുഷ്ടമായതിനെ ഉപേക്ഷിക്കാൻ പ്രയാസമാണ്. അതാണ് വിമൂഢത എന്ന് പറയുന്നത്. ഈ അദൃഷ്ടം എന്ന് പറയുന്നത് എന്താണ്? സ്വർഗം മറ്റുമല്ല, അതൊക്കെ ലൗകികനുള്ളതാണ്, സ്വാമിമാർക്കുള്ളതല്ല. സ്വാമി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ സ്വാമിമാരൊന്നും കടന്നു വരരുത്. ഞാൻ ഉദ്ദേശിക്കുന്ന ആധ്യാത്മികമായ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. എനിക്ക് ശത്രുക്കളെയൊന്നും സൃഷ്ടിച്ചു കളയരുത്. ആധ്യാത്മിക മാർഗത്തിലേക്ക് പോകുന്നവർ, അവരാണ് സ്വാമി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം ത്യജിച്ചവരാണ്. പക്ഷെ അവരെ ബന്ധിക്കുന്ന എന്താണ്? അദൃഷ്ട വിഷയങ്ങൾ ബന്ധിക്കും. അദൃഷ്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കൺമുമ്പിലുണ്ടായിരുന്നാലും കാണാത്തതിനാണ് അദൃഷ്ട വിഷയം എന്ന് പറയുന്നത്. നമ്മളെ ബന്ധിക്കുന്ന വിഷയങ്ങൾ സാധാരണ മനുഷ്യനെ ബന്ധിക്കുന്ന വിഷയങ്ങളല്ല. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുമ്പിൽ കാണുന്ന അവനെ ബന്ധിക്കും. അവനെന്തിനോടാണോ രാഗാദികൾ തോന്നുന്നത് അവനതിൽ പ്രവർത്തിക്കും, അവന്റെ ഗുണദോഷങ്ങൾ അവൻ അനുഭവിക്കും. അത് തന്നെ അവന്റെ ബന്ധനം. അവനെ സംബന്ധിച്ചിടത്തോളം അവനഭിപ്രായമുണ്ട്. സ്വാമിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. പാവം, അവൻ എന്താണ് ബന്ധിക്കുന്നതെന്ന് അവൻ ചാകുന്നത് വരെ അറിയത്തില്ല. വലിയ കാര്യങ്ങളൊന്നും അവനെ ബന്ധിക്കുന്നില്ല. വലിയ കാര്യങ്ങളുടെ ബന്ധനത്തിന് ശക്തി കുറവാണ് നമ്മൾ വലുതെന്ന് കരുതുന്ന കാര്യങ്ങൾ. അതായത് സ്ഥൂലങ്ങളായ വിഷയാനുഭവങ്ങൾ, അതിൻ്റെ അനുഭവങ്ങൾ തീവ്രമാണെങ്കിൽ ബന്ധനം മൃദുലമാണ്. മനസ്സിലാക്കുന്ന ഭാഷയിൽ പറയാം, എന്റെ ഭാഷ ചിലപ്പം പലർക്കും മനസ്സിലാകത്തില്ല. മനസ്സിലാകുന്നവരുടെ ഭാഷയിൽ പറയാം, കള്ള് കുടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലഹരി വിട്ടാൽ തീർന്നു, പിന്നെ അടുത്ത് കുടിച്ചാലേ ഉള്ളൂ അതിന്റെ ബന്ധനം. ലഹരി വിട്ടു കഴിഞ്ഞാൽ ആള് കൂളായി, പിന്നെ പ്രശ്നമൊന്നുമില്ല. വീണ്ടും അതിന്റെ ബന്ധനം വേണമെങ്കിൽ അത് വീണ്ടും അകത്ത് ചെല്ലണം. ഇതാണ് സ്ഥൂലമായ ബന്ധനം. അത് ബന്ധിക്കുമ്പോൾ ദൃഢമായിരിക്കും, അനുഭവം ദൃഢമായിരിക്കും, പക്ഷെ ബന്ധനം ശിഥിലമാണ്, പെട്ടെന്ന് തന്നെ അങ്ങ് മാറിപ്പോകും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അവൻ അതിന്റെ പറയൂ. ആ തുടരെ തുടരെ കെട്ടിക്കൊണ്ടിരുന്നാലേ അതിനവനെ ബന്ധിക്കാൻ കഴിയൂ. പക്ഷേ എന്തുകൊണ്ടാണ് അത് ദുഷ്ട വിഷയമാണ്? ഒരു ഉദാഹരണമായി പറഞ്ഞേ ഉള്ളൂ, എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട്. എന്ന് വിചാരിച്ച് എല്ലാവരും കണ്ടുപിടിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ധരിക്കരുത്. അദൃഷ്ടമായ വിഷയങ്ങൾ എങ്ങനെയല്ല, അദൃഷ്ടമായ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ നിന്നാലും നമ്മൾ തിരിച്ചറിയില്ല, അതാണ്. അതെന്താണ് നമ്മുടെ മുമ്പിൽ നിന്നാലും നമ്മൾ തിരിച്ചറിയാത്തത്? വിഷയങ്ങളെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. വിഷയങ്ങൾ എത്രത്തോളം ബാഹ്യമാണോ എത്രത്തോളം അകലമാണോ അത് നമുക്ക് അത്രത്തോളം സ്പഷ്ടമായിരിക്കും. അത് എത്രത്തോളം ആന്തരമാണോ എത്രത്തോളം അടുത്താണോ അത്രത്തോളം അത് നമുക്ക് അസ്പഷ്ടമായിരിക്കും. അതിന്റെ ബന്ധനം നമുക്ക് പിടികിട്ടത്തില്ല. ഒന്നുകൂടി വിശദീകരിച്ചാൽ നമ്മുടെ ആന്തരികമായിട്ടുള്ള ആ ജീവനോട് ചേർന്നിരിക്കും, അല്ലെങ്കിൽ ജീവനോട് ചേർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ജീവന്റെ തന്നെ ഭാഗമായിരിക്കുന്നു, നമ്മുടെ തന്നെ അന്ധകരണത്തിൽ സ്ഥിതി ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ തന്നെ അന്ധകരണത്തിന്റെ പരിണാമങ്ങളായിരിക്കില്ല സൂക്ഷ്മ വിഷയങ്ങൾ. അതിനാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല. അതിന്റെ അനുഭവങ്ങൾ മൃദുവായിരിക്കും, വ്യക്തമായിരിക്കില്ല, അവ്യക്തമായിരിക്കും, പക്ഷെ അതിന്റെ ബന്ധനം ദൃഢമായിരിക്കും. അനുഭവം ദൃഢമായി കഴിഞ്ഞാൽ അത് ബന്ധിക്കുന്നത് നമുക്ക് ആ ബന്ധനം നിലനിൽക്കത്തില്ല. വീണ്ടും വീണ്ടും ആ വിഷയം വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ബാഹ്യ വിഷയങ്ങളെ സംബന്ധിച്ച് അങ്ങനെയാണ്, വിഷയ അനുഭവം തീവ്രമായി വരുന്നു, ആ വിഷയ അനുഭവം കഴിയുമ്പോൾ അത് തീർന്നു, എല്ലാം തീർന്നു. ആന്തരികമായ വിഷയങ്ങൾ അങ്ങനെയല്ല. അത് എത്രമാത്രം നമ്മുടെ അഹന്തയോട് ചേർന്ന് നിൽക്കുന്നു സൂക്ഷ്മമായി പോകും. സാധാരണ പറയാറുണ്ടല്ലോ, കണ്ണിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, നമ്മുടെ കണ്ണിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന വസ്തുക്കളെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുപോലെ നമ്മുടെ അഹന്തയോട് ചേർന്നിരിക്കുന്ന വിഷയങ്ങൾ, വളരെ മൃദുവായ വിഷയങ്ങൾ, വളരെ സൂക്ഷ്മമായ വിഷയങ്ങൾ, അതിനെയാണ് ഇവിടെ അദൃഷ്ട വിഷയങ്ങൾ എന്ന് ആധ്യാത്മിക സന്ദർഭത്തിൽ പറയുന്നു. ലൗകികമായ സന്ദർഭത്തിൽ അദൃഷ്ട വിഷയങ്ങളെന്ന് പറഞ്ഞാൽ പരലോകവും മറ്റും. കർമ്മികളോട് പറയുന്നത് അതാണ്. ആത്മീയ സാധകന്മാരോട് പറയുന്ന അദൃഷ്ട വിഷയങ്ങളെന്ന് പറയുന്നത് അതാണ്. ആധ്യാത്മിക സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം ദുഷ്ട വിഷയങ്ങളെന്ന് പറയുന്നത് സ്പഷ്ടമാണ്. അന്നപാനാദികളൊക്കെയാണ് ദുഷ്ട വിഷയങ്ങൾ. അദൃഷ്ട വിഷയങ്ങൾ നമ്മുടെ അഹന്തയോട് ചേർന്നിരിക്കുന്ന വിഷയങ്ങൾ. അതെന്താണ് അഹന്തയോട് ചേർന്നിരിക്കുന്നത്? അഹന്ത തന്നെ നാനാരൂപങ്ങളെ പ്രാപിച്ചിരിക്കുന്നു, നാനാവിഷയങ്ങളോട് ചേർന്നിരിക്കുന്നു. നാനാ മുഖ്യ അഹന്ത നാനാവിഷയങ്ങളോടുകൂടി ചേർന്നിരിക്കുന്നു. അതേതാണ് നാനാവിഷയങ്ങളോടുകൂടി ചേർന്നിരിക്കുന്ന അഹന്ത? ഒരഹന്ത ഇത് തന്നെ, ഞാൻ സ്വാമിയാണ്, ഒരു ഭേദപ്പെട്ട അഹന്തയാണ്, ഞാനൊരു ഭക്തനാണ്, ഒരു മാന്യമായ അഹന്തയാണ്, ഞാനൊരു യോഗിയാണ്, വളരെ ശക്തനായ ഒരു അഹന്തയാണത്, ഞാനൊരു കർമ്മയോഗിയാണ്. അങ്ങനെ ചിന്തിച്ചു പോയിക്കഴിഞ്ഞാൽ ഒത്തിരി അഹന്തകൾ വരും. ഞാൻ ഇന്ന ഇടത്ത സ്വാമിയാണ്, ഞാൻ ഇന്ന ഗുരുവിന്റെ ശിഷ്യനാണ്, ഞാൻ ഇന്ന ആശ്രമത്തിലെ ഇന്ന ആളാണ്, ഇങ്ങനെ ഇങ്ങനെ പോകും അഹന്ത. പിന്നെ ഇന്ന അറിവുള്ളവനാണ്, ഇന്ന ഇന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്കറിയാം, എനിക്ക് ഇത്രമാത്രം സമ്പത്തുണ്ട്, എനിക്ക് ഇത്രമാത്രം പ്രസ്ഥാനങ്ങളുണ്ട് എന്ന് വേണ്ട. ഈ സ്വാമിമാരുടെ അഹന്ത അവര് തിരിച്ചറിയാത്തിടത്തോളം കാലം ഇതൊന്നും ഭീകരമേ അല്ല, അല്ലെങ്കിൽ ഇതെല്ലാം ഭീകരവാദികളാണ്. ഭീകരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാക്കിന്റെ അർത്ഥം ചിന്തിച്ചിട്ടുണ്ടോ? ഭീ എന്ന് വെച്ചാൽ ഭയം, കരമെന്ന് വെച്ചാൽ ഉണ്ടാക്കുന്നത്, ഭയത്തെ ഉണ്ടാക്കുന്നതാണ് ചിന്തിക്കുന്നവർക്ക്. ഭയത്തെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എന്തുവരും? ചിന്തിക്കുന്നവൻ ഇതെല്ലാം കുടഞ്ഞ് ദൂരെ എറിയാൻ നോക്കും. ഇതൊന്നും തന്നെ പറ്റിയിരിക്കാൻ അനുവദിക്കാതെ ഇതിനെല്ലാം തന്നിൽ നിന്ന് തുടച്ചു മാറ്റാൻ ശ്രമിക്കും. അല്ലാത്തവൻ എന്ത് ചെയ്യും? ഇതിനെല്ലാം താലോലിച്ച് കൊണ്ടു കിടക്കും. നമ്മൾ സാധാരണ നമ്മളെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ലെങ്കിലും മറ്റുള്ളവരിൽ നമ്മളിതൊക്കെ തിരിച്ചറിയാറുണ്ട്. വളരെ എളുപ്പം. നമ്മളിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയുന്നതെന്നുള്ള കാര്യം വേറെ. എന്നാലും ആ സ്വാമി അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് നമ്മൾ പറയും. ആ സ്വാമി അങ്ങനെ പറയാൻ കൊള്ളാമോ? ആ സ്വാമി അങ്ങനെ പ്രവർത്തിക്കാൻ കൊള്ളാമോ? സ്വാമിയിൽ ഇതൊക്കെ ഇരിക്കുന്ന നമ്മൾ വളരെ എളുപ്പം. നമ്മുടെ ക്യാമറ കണ്ണുകൊണ്ട് നമ്മളത് പിടിച്ചെടുക്കും. നമ്മളിരിക്കുന്നതോ പറ്റുന്നില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സ്വാമിയിലിരിക്കുന്നത് നമ്മളിൽ നിന്നും അകലെയാണ്. നമ്മളിരിക്കുന്നത് നമ്മളോട് ചേർന്നായിരിക്കുന്നു. അതുകൊണ്ട് നമ്മളിതൊന്നും ശ്രദ്ധിക്കത്തില്ല. അപ്പോ എല്ലാവരും സ്വയം, മറ്റുള്ളവരെ വിമർശിക്കുന്ന സർവരും സ്വയം കുറ്റവിമുക്തരാണ്. മറ്റുള്ളവരിൽ ആരോപിക്കുന്ന ഒരു പോരായ്മകളും നമ്മളിൽ ഉള്ളതായി നമ്മൾ ഒരിക്കലും അംഗീകരിക്കാറില്ല. ഒരു ഗുരു, ഗുരു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിലുള്ള ഗുരുവല്ല, മറ്റുള്ളവർ ഉപദേശിക്കുന്ന ഒരു ഗുരു ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു. അങ്ങനെ ഇതെല്ലാം മറ്റുള്ളവരിലുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശിഷ്യം ചോദിക്കുന്നു, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഗുരുവിന് ബാധകമാണോ അതോ മറ്റുള്ളവർക്ക് മാത്രം ബാധകമാണോ? സ്വാഭാവികമായിട്ടും ഗുരു നിഷേധിക്കും, ഒരിക്കലും എനിക്ക് ബാധകമല്ല, കാരണം എന്നിൽ ഇതൊന്നും തന്നെ ഇല്ല എന്നും നിഷേധിക്കും. ഇതാണ് സാധാരണ. എന്തുകൊണ്ട് നിഷേധിക്കുന്നു? ഇത് അദൃഷ്ട വിഷയമായിരിക്കുന്നു. തന്നിനോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് താൻ ഇതിനെയൊന്നും അറിയുന്നില്ല. എന്നാൽ മറ്റുള്ളവരിൽ ഇരിക്കുന്ന ഇതിനെയെല്ലാം താൻ സമർത്ഥമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം അദൃഷ്ട വിഷയം, ഈ വിഷയഭോഗത്തിനുള്ള ബലം അവന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. ഇത്തരം അഹന്തകളെ താലോലിച്ച് അതിനോട് ചേർന്ന് നിൽക്കുന്ന വിഷയങ്ങളെ അനുഭവിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു സന്തോഷം, ആ സന്തോഷത്തിലാണ് മിക്കവാറും എല്ലാ ആത്മീയ സാധകന്മാരും ജീവിച്ചു പോകുന്നത്. അവർക്കൊരു പക്ഷെ അന്നപാനാദികളിലോ മറ്റ് സമ്പത്തിലോ ഒന്നും ആഗ്രഹവും താല്പര്യവും ഒന്നും വരത്തില്ലായിരിക്കും. പക്ഷെ തൻ്റെ ചെറിയ ചെറിയ അഹന്തകളെ നിലനിർത്തി അതിനെ പരിരക്ഷിച്ച് അതിലൊരു സുഖം കണ്ടെത്തി അതിനെ ഇങ്ങനെ തലോടി തലോടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, ഒരു നല്ല സ്വാമിയാരായി ജീവിക്കുക, ഇതാണ്. ഇവനും വിമൂഢനാണ്, ഇതിനെ തിരിച്ചറിയാത്തവനും വിമൂഢനാണ്. ഇതാണ് അദൃഷ്ടമായ തന്നെ ബന്ധിച്ചിരിക്കുന്ന വിഷയം. ഇതിനെ മാറ്റണം. തൻ്റെ ആ മുഖ്യമായ അഹന്തയോട് ചേർന്നിരിക്കുന്ന ചെറിയ അഹന്ത, തൻ്റെ ആത്മീയതയിലുള്ള അഹന്ത, തൻ്റെ സാമർഥ്യങ്ങളിലുള്ള അഹന്ത, തൻ്റെ അംഗീകാരത്തിലുള്ള അഹന്ത, തൻ്റെ വൈഭവങ്ങളിലുള്ള അഹന്ത, ഈ അഹന്തകളെയെല്ലാം ആന്തരികമായി തന്നെ സ്വയം നിരീക്ഷിച്ച് അതിൽ നിന്നെല്ലാം വിമുക്തനായി സ്ഥിതി ചെയ്യുക. അങ്ങനെ സ്ഥിതി ചെയ്യുന്നവനൊരിക്കലും ഞാൻ അഭിമാനം ഉണ്ടാകത്തില്ല, ആത്മീയ അഭിമാനം ഉണ്ടാകത്തില്ല. ഭൗതികമായ ഏത് അഭിമാനങ്ങൾ കാണുമ്പോൾ അതാണ് ആത്മീയ അഭിമാനം. ആത്മീയ ജിജ്ഞാസുകൾക്ക് അത് അപകടം ചെയ്യുന്ന അനേകഥാമൂഢാഹ, ഇതെല്ലാം ലൗകികന്മാരിൽ എന്തുകൊണ്ട് യോജിപ്പിക്കുന്നില്ല? കാരണം ഇത് ഇവിടെ ഉപദേശം ആധ്യാത്മിക സന്ദർഭത്തിലാണ്. ലൗകികനായ മനുഷ്യൻ അനേകം അഹന്തകളിൽ ബന്ധിതനാണെന്നുള്ള കാര്യം ആധ്യാത്മിക ശാസ്ത്രം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇവിടെ തികച്ചും ആ ജിജ്ഞാസുക്കളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അവന് തിരിച്ചറിയണം. നാനു പശ്യന്തി, പശ്യന്തി എന്ന് വെച്ചാൽ കാണുക, അനുപശ്യന്തി എന്ന് വെച്ചാൽ തുടർച്ചയായി കാണുക, നിരന്തരം കണ്ടുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ ആത്മവിമർശം. അന്യവിമർശമല്ല, ആത്മവിമർശം. അതിൻ്റെ അനുദർശനം, നിരന്തരമായ ദർശനം. അതുണ്ടായാലേ ഇത്തരം അഭിമാനങ്ങളെല്ലാം പോകത്തുള്ളൂ. ഇത്തരം വിമർശനങ്ങൾ കൊണ്ടാണ് അന്യവിമർശനങ്ങളെല്ലാം മാറുന്നത്. ആത്മവിമർശനം കൊണ്ട് അന്യവിമർശനം മാറുമ്പോഴാണ് ഒരുവൻ ജ്ഞാനി എന്നുള്ള ആ സ്ഥാനത്തിന് യോഗ്യനായിത്തീരുന്നത്. പ്രത്യേകിച്ചൊരു ജ്ഞാനം അവൻ കൈവരുത്തുന്നു എന്നുണ്ട്. കാരണം ജ്ഞാനം തന്നെ ചക്ഷുഷായിരിക്കുന്നവന് പിന്നെ മറ്റൊരു ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ കണ്ണിന് കേടുള്ളപ്പോഴാണ് നമ്മൾ വേറെ കണ്ണാടി വെച്ച് കാണുന്നത്. കണ്ണ് ശരിയാണെങ്കിൽ പിന്നെ കണ്ണാടിയുടെ ആവശ്യമില്ല. അഹോ കഷ്ടം വർത്തതേ ഇത്തി അനുക്രോശതിജ ഭഗവാൻ. ഇവിടെ ഭഗവാൻ തന്നെ ഈ സ്വാമിമാരെയൊക്കെ കണ്ടിട്ട് കരഞ്ഞു പോവുകയാണ്. ഒരിക്കലും കരയാത്തയാണ്. കഷ്ടം വർത്തതേ, ഇവരുടെ എല്ലാ അവസ്ഥ വളരെ കഷ്ടമായി പോയല്ലോ. എത്രയൊക്കെ ഭഗവാൻ തന്നെ ഉദ്ബോധിപ്പിച്ചിട്ടും മനസ്സിലാകുന്നുണ്ട്, അനുക്രോശതി ഭഗവാൻ, ഭഗവാൻ അനുക്രോശിക്കും. അപ്പം ബാഹ്യമായ വിഷയങ്ങളെ തിരിക്കുക എന്ന് പറയുന്നത് വലിയ സാഹസമൊന്നുമില്ല. ഏത് മൂഢനും ചെയ്യാം, ഏത് ദുർബലനും ചെയ്യാം. എന്തുകൊണ്ട്? കാരണം നമ്മൾ കൂടുതൽ ദുർബലന്മാരാകുമ്പോൾ ഒരു ഉപദേശവും ഇല്ലാതെ എന്ന വിഷയങ്ങളെല്ലാം നമ്മൾ തിരിക്കും. വയറ്റുവേദന വന്നാൽ നല്ല ഭക്ഷണം കഴിക്കത്തില്ല. ശരീരത്തിന് എന്തെങ്കിലും കാര്യമായ അസുഖവും ക്യാൻസറൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷയാനുഭവം വേണ്ട, അത് മാത്രം മതി. അപ്പോൾ ഒരുത്തിനെ ത്യാഗിയാക്കുന്നത് ബലമാണോ? ഒന്നുമല്ല, ദുർബലതയാണ് പൊതുവെ മനുഷ്യനെ ത്യാഗിയാക്കുന്നത്. പൊതുവെ ത്യാഗികളിൽ കൂടുതലും ഞരമ്പ് രോഗികളുമാണ്. അതുകൊണ്ട് അത്തരം ത്യാഗമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നത് എന്താണോ, ദുഷ്ടമായ ഭോഗത്തിനും ദുഷ്ടമായ ത്യാഗത്തിനും ഇവിടെ സ്ഥാനമില്ലെന്നല്ല ഞാൻ പറയും, അത് അംഗീകരിക്കുന്നു. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിച്ചു കളയുന്നു. ഇവിടെ ഭഗവാൻ പറയുന്ന അല്ലെങ്കിൽ ഭാഷ്യകാരൻ വിശദീകരിക്കുന്ന അദുഷ്ടമായ വിഷയഭോഗ ബലം, അതാണ് നമ്മൾ മുഖ്യമായിട്ട് എടുക്കേണ്ടത്. അല്ല, എവിടെയെങ്കിലും പോയി വസ്ത്രത്തിൽ പെയിന്റ് അടിച്ച് സ്വാമിയായി പത്ത് ശിഷ്യന്മാരെ ഉണ്ടാക്കി ഒരുവിധം സൗകര്യത്തിലൊക്കെ ജീവിക്കുന്നതല്ല ആത്മീയത എന്ന് പറയും. ഇത് കേൾക്കുന്നവർക്ക് അറിയാൻ വയ്യാത്ത കാര്യമാണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താണ്, ആവശ്യം വരുന്ന സന്ദർഭത്തിൽ മറന്നുപോകും. വാസ്തവത്തിൽ നമ്മൾ ആർക്കും ഒരു അറിവും പറഞ്ഞു കൊടുക്കുന്നില്ല, എല്ലാവർക്കും എല്ലാ അറിവുമുണ്ട്. ആർക്കെങ്കിലും അറിയാൻ വയ്യാത്ത ഒരു കാര്യം ഇന്നുവരെ ഞാൻ പറഞ്ഞു കൊടുത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പറഞ്ഞു വരുമ്പം ഈ പറയുന്നവനേക്കാളും കൂടുതൽ അറിയുന്നത് അറിവ് കേൾക്കുന്നവനുണ്ട്. കാരണം പറയുന്നവനില്ലാത്ത അനുഭവങ്ങളും ചിലപ്പോൾ കേൾക്കുന്നവനെ കാണും. അപ്പം അറിവ് കൂടുതൽ കേൾക്കുന്നവനായി. പിന്നെന്താണ് പറയുന്നത്? അവസരത്തിൽ മറന്നുപോകും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആവശ്യം വേണ്ടി വരുന്ന സന്ദർഭത്തിൽ അത് മറന്നു. ആ സന്ദർഭത്തിൽ ഓർക്കാൻ വേണ്ടിയിട്ടാണ് അതേ ഉള്ളൂ ഈ സത്സംഗത്തിന്റെ പ്രയോജനം. അതുകൊണ്ട് തന്നെ മഹാത്മാക്കളെല്ലാം പറയുന്നത് എന്താണ്, അറിവ് അവനവന്റെ ഉള്ളിൽ തന്നെയാണ്, പുറമേ അല്ല. നമ്മൾ പുറമേ നിന്ന് ഒരു അറിവും ആർജിക്കുന്നില്ല. അപ്പോൾ ഈ വിഷയങ്ങളെ സംബന്ധിച്ചും അങ്ങനെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭഗവാൻ പോലും ഉപദേശിക്കുന്നത്. ഭഗവാൻ ഇത് അറിയാത്തതുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. ഭഗവാൻ അറിയാം, ഇതെല്ലാവർക്കും അറിയാമെന്നുള്ളത് ഭഗവാനും അറിയാം. പക്ഷേ വിമൂഢാഹ, അറിവുള്ളവൻ തന്നെ മൂഢനായി ഇരിക്കുന്നു എന്നുവെച്ചാൽ അറിവ് ഉപയോഗിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ മറന്നുപോകും. എങ്ങനെ ഒരാൾ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നു, കുറെ അറിവൊക്കെ നേടിയിട്ടായിരിക്കും സഞ്ചരിക്കുന്നു, എന്തായാലും ഒരാൾ ഒന്നും അറിയാതെ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കത്തില്ല. ആശ്രമത്തിൽ ചിലപ്പോൾ വന്നേക്കാം, വന്നു എങ്ങോട്ടെങ്കിലും യാത്ര പോയപ്പോൾ വണ്ടിക്കൂലി തികയാതെ വന്നപ്പം വഴിയിലിറങ്ങി അടുത്ത ആശ്രമത്തിൽ കയറി. അങ്ങനെ സ്വാമിമാരായവരൊക്കെ ഉണ്ട്, എനിക്ക് പലരെയും പരിചയമുണ്ട്. പക്ഷെ ആധ്യാത്മിക മാർഗത്തിൽ അങ്ങനെയല്ല, അറിഞ്ഞുകൊണ്ടേ ആൾക്കാർ പോകാറുള്ളൂ. അവർ സഞ്ചരിക്കുന്നു, കുറെ അറിവൊക്കെ സഞ്ചയിച്ചുകൊണ്ടാണ് മുന്നോട്ടുള്ള പോക്ക്. പക്ഷേ വിസ്മരണം, രാജാചാര്യം പറയും, പതേ പതേ വിസ്മരണം. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? അനുപദം, വിസ്മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിവേകം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, ഉള്ളതാണ് നഷ്ടപ്പെടുന്നത്, ഇല്ലാത്തത് നഷ്ടപ്പെടുന്നു. തൻ ആർജിച്ചത് തന്നെ തന്നെ നിന്ന് കൈവിട്ടു പോകുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ പറയുന്നത്. അഭിനന്ദനന്താ ഒരു ഉപായം, വിവേകത്തെ ദൃഢപ്പെടുത്തുക. അതിനാണ് സത്സംഗവും ഉപദേശവുമല്ല ഈ പറയുന്ന ഈ സൂക്ഷ്മബന്ധനങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള വിവേകം. അതെങ്ങനെയുണ്ടാകുന്നു? അടുത്ത് പറയുന്നു, ഏതു പുന പ്രമാണജനിത ജ്ഞാനചക്ഷുഷ. പ്രമാണജനിതമായ ജ്ഞാനചക്ഷുഷോടുകൂടിയ പ്രമാണം കൊണ്ടുണ്ടായ ജ്ഞാനചക്ഷു എന്നാണ്. പ്രമാണം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മുമ്പ് പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പ്രമാണം എന്ന് പറയുന്നത് ശാസ്ത്രം. പ്രമാണജനിതമായ ജ്ഞാനചക്ഷു, ശാസ്ത്രജനിതമായ ജ്ഞാനചക്ഷു. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ശാസ്ത്രം? ഇതാണ് മറവി എന്ന് പറയുന്നത്. ശാസ്ത്രം എന്താണെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എത്ര പേര് ഓർക്കുന്നുണ്ട്? ഗുരു ഉപദേശം, അതാണ് ശാസ്ത്രം. എന്താ ശാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് ഗുരു ഉപദേശമാണെന്ന് വരാത്തത്? എത്രയോ തവണ അത് നമ്മൾ ആവർത്തിച്ച് അത് അതിന് തന്നെ വേണ്ട ശാസ്ത്രയുക്തികളെ കൊണ്ട് സമർത്ഥിച്ച് നമ്മൾ ബോധിച്ചിട്ടും വീണ്ടും എന്താ മറന്നുപോകുന്നു. ഗുരുപദേശത്ത് നിന്ന് അന്യമായിട്ട് ശാസ്ത്രം എന്ന് പറയുന്ന ഒന്നില്ല. ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, പഴയ ഓലകളിൽ എഴുതി വച്ചിരിക്കുന്നത്, ഇരട്ടവാലം കടിച്ച പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, അതൊക്കെയാണ് ശാസ്ത്രമെന്ന് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഇരിക്കുന്നത്. ശാസ്ത്രം എന്നാൽ ഗുരുവിന്റെ ഉപദേശമാണ് എന്നുള്ള ബോധം ആരുടെ മനസ്സിലുമില്ല. നമ്മൾ ഗുരുവിന്റെ ഉപദേശത്തെ ശാസ്ത്രമെന്ന് നമ്മൾ അംഗീകരിക്കണമെങ്കിൽ ഈ ഉപദേശത്തെ ഇനിയും ഏതെങ്കിലും പനയോലയിൽ എഴുതി വെച്ച് പഴകി ദ്രവിച്ചു കഴിഞ്ഞാലേ നമ്മളതിന് ശാസ്ത്രം എന്ന് പറയൂ. അതുവരെ നമ്മളെ സംബന്ധിച്ച് അത് ശാസ്ത്രമല്ല. പനയോലയിൽ നാരായണൻ കൊണ്ട് കുറിച്ചാലേ നമുക്ക് ശാസ്ത്രമാകും. അങ്ങനെ ഒരു അബദ്ധം നമ്മുടെ മനസ്സിലിരിക്കുന്നു. അതുകൊണ്ട് അടുത്ത കാലത്ത് തന്നെ ഒരു വിവാദം ഉണ്ടായല്ലോ ശാസ്ത്രാഭ്യസനത്തെക്കുറിച്ച്, ശാസ്ത്രാധ്യയനത്തെക്കുറിച്ച്. അതിന് ശരിയായ രീതിയിൽ ആരെങ്കിലും മറുപടി പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എന്റെ മറുപടി മനസ്സിലിരിക്കണം. ശാസ്ത്രാഭ്യാസം എന്ന് പറയുന്നത് പഴയ ഗ്രന്ഥങ്ങൾ പൊടി തട്ടിയിട്ട് വായിക്കുന്നതല്ല. അതും ശാസ്ത്രാഭ്യസനമാണ്, അതും ചെയ്യാം. അത് മാത്രമല്ല ശാസ്ത്രം എന്ന് പറയുന്നത്. ഗുരുവിന്റെ ഉപദേശം ശാസ്ത്രമാണ്. അപ്പൊ ഗുരുവിന്റെ ഉപദേശം സ്വീകരിക്കുന്ന ഒരാള് ശാസ്ത്രാഭ്യസനം ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വിവാദം വരുന്നില്ല. ഇത് ഓർക്കണം. ഇതൊക്കെ ആരെങ്കിലും ചോദിക്കുമ്പോഴെങ്കിലും ഓർക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ദൈവവിശ്വാസമുണ്ട്, ഗുരുവിൽ വിശ്വാസമുണ്ട്, ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും ഒക്കെ വിശ്വാസമുണ്ട്, പക്ഷെ ആത്മവിശ്വാസമില്ല. ശാസ്ത്രം അഭ്യസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു ചോദിക്കും, ഉണ്ടോ ഉണ്ടോ എന്ന്. ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ ഇല്ല. എന്തുകൊണ്ട്? താൻ അഭ്യസിക്കുന്ന ശാസ്ത്രമാണെന്നുള്ള വെളിവില്ല, താൻ ശ്രവിക്കുന്ന ഗുരു ഉപദേശമാണ് ശാസ്ത്രം എന്നുള്ള തിരിച്ചറിവില്ല. അത് വരാൻ പാടില്ല. അതിനാണ് ഇവിടെ ആചാര്യന്മാരെല്ലാം ശാസ്ത്രം എന്ന് പറയുന്നതാണ്. പുസ്തകം പഠിച്ചവരാണ് ശാസ്ത്രം പഠിച്ചവരെന്നുള്ള അർത്ഥത്തിലല്ല. ഇതുമൊക്കെ പുസ്തകം ഉപദേശം എഴുതി വെച്ച പുസ്തകമായി, അത് വായിച്ച് മനസ്സിലാക്കിയ ശാസ്ത്ര അധ്യയനമായി. ആധ്യാത്മിക ശാസ്ത്രത്തെ സംബന്ധിച്ച് വിശേഷിച്ചു അങ്ങനെയുള്ള പ്രമാണജനിതമായ ജ്ഞാനചക്ഷുഷ. പ്രമാണജനിതമായ ജ്ഞാനചക്ഷു. അപ്പൊ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ശാസ്ത്രം പഠിക്കാത്തവർ? അതിന് ചിലർ ധരിച്ചിരിക്കുന്നത് ശാസ്ത്രം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതുകൂടെ പറയാം. ഇതുപോലെ എവിടെന്നെങ്കിലും സ്വാമിമാരെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്ന് പഠിപ്പിച്ചാൽ ശാസ്ത്രം പഠനമാകുന്ന, അങ്ങനെ ധരിച്ചിരിക്കുന്നവരും ഉണ്ട്. ഇതല്ല ശാസ്ത്ര പഠനമെന്ന് പറയുന്നു. ഇത് മാത്രമേ ആകത്തുള്ളൂ ശാസ്ത്ര പഠനം. ഋഷികേശത്തു നിന്ന് സ്വാമിയെ കൊണ്ടുവന്ന് പഠിപ്പിച്ചാലേ അത് ശാസ്ത്ര പഠനമാകും എന്ന് ധരിക്കുന്നവരും ഉണ്ട്. അതും അബദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അമേരിക്കയിൽ നിന്ന് സ്വാമിമാരെ കൊണ്ടുവരേണ്ടി വരും ശാസ്ത്രം പഠിപ്പിക്കും. ഭഗവാൻ തന്നെ കരയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അഹോ കഷ്ടം. പിന്നെ നമ്മളെ പോലെയുള്ളവരിന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ ഒരു കാര്യമില്ല. കണ്ണുനീര് വറ്റിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ചെകിട് ധരിച്ചിരിക്കുന്ന സംസ്കൃതം പറഞ്ഞാലേ ശാസ്ത്രമാകുന്ന, മലയാളത്തിൽ പറഞ്ഞാൽ ശാസ്ത്രമാകത്തില്ല. പ്രമാണജനിതം. പ്രമാണം എന്ന് പറയുന്നതിന് എന്തുകൊണ്ടാണ് ശാസ്ത്രം എന്ന് പറയുന്നത്? പ്രമേയെ ജനിപ്പിക്കുന്നതാണ് പ്രമാണം. പ്രമാണം എന്ന് വെച്ചാൽ പ്രമേയെ ജനിപ്പിക്കുന്നത്. പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ അറിവ്. അപ്പൊ ശരിയായ അറിവിനെ ജനിപ്പിക്കുന്നതാണ് പ്രമാണം. അപ്പൊ ശരിയായ അറിവിനെ ജനിപ്പിക്കുന്ന എന്താണ്? അതാണ് ശാസ്ത്രം. എന്താണ് ശരിയായ അറിവിനെ ഉണ്ടാക്കിത്തരുന്നത്? ഗുരുവിന്റെ വാക്കുകളാണ്. ഗുരുവിന്റെ വാക്കുകൾക്ക് അപ്പുറം എന്താണ് ശാസ്ത്രമുള്ളത്? അതിന് ഒരു സ്വാമിമാരെയും എഴുന്നള്ളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മനസ്സിലാക്കിയാൽ മതി. ഗുരുവിന്റെ വാക്കാണ് ശാസ്ത്രം, അതാണ് പ്രമാണം എന്ന് വിചാരിച്ച് എന്നെ നിങ്ങൾ തഴഞ്ഞുകളയരുത്. പ്രമാണജനിത ജ്ഞാനചക്ഷുഷ, അതാവണം. ഇതിന്റെ പരമാർത്ഥം മനസ്സിലാക്കണം. കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇതിന് വലിയ ആന കാര്യങ്ങളൊന്നുമില്ല. ആൾക്കാർ പറഞ്ഞ് പേടിയാക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. യഥാർത്ഥ അനുഭവത്തെ ഉണ്ടാക്കുന്ന വാക്കുകൾ, അതാണ് ശാസ്ത്രം. ഭാഷകാരൻ മാത്രമേ പറയുന്നുള്ളൂ. ഭഗവാൻ എത്രയോ സ്ഥലത്ത് ഇത് പറഞ്ഞിരിക്കുന്നു. തേ ഏനം പശ്യന്തി, അവരിതിന്റെ എല്ലാ രഹസ്യത്തെ അറിയുന്നു. ഈ അധ്യായം അവസാനിക്കുന്നു അതാണ്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് പ്രാധാന്യം വന്നത്. ഇതിന്റെ രഹസ്യം ഞാനിവിടെ പറഞ്ഞിരിക്കുകയാണ്. ഈ ഭ്രാന്തിയെല്ലാം മാറുമ്പോൾ ആകാശത്ത് നിന്ന് കാർമേഘങ്ങളെല്ലാം മാറുമ്പോൾ അവിടെ സൂര്യനെ കാണിച്ചു തരാൻ പ്രത്യേകിച്ച് രണ്ടാമതൊരു സൂര്യന്റെ ആവശ്യമില്ല. അത് അതിന്റെ തനിമയിൽ പ്രകാശിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ അഹന്ത, ഈ അഹന്തയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ അഹന്തകൾ, ഇതെല്ലാം മാറുമ്പോൾ ആ ജ്ഞാനം തന്നെ സ്വയം പ്രകാശിക്കുന്നു. അതാണ് ജ്ഞാനചക്ഷു. അങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നവനാണ് ഇവിടെ ജ്ഞാനചക്ഷു എന്ന് പറയുന്നത്. മേഘങ്ങൾ മാറിയ സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഉപമയുടെ ആവശ്യമില്ല. സൂര്യൻ മറ്റെന്തെങ്കിലും ഒരു പ്രകാശിച്ച് ആർജിച്ചിട്ട് പ്രകാശിക്കുകയാണ്, അതിന്റെ തനിമയിൽ അത് പ്രകാശിക്കുകയാണ്. അതുപോലെ ജ്ഞാനിയും പാടുപെട്ട എന്തെങ്കിലും ഒരു ജ്ഞാനത്തെ തപസ് കൊണ്ടോ ശാസ്ത്രം കൊണ്ടോ ഒന്നും ആർജിച്ചിട്ട് ജ്ഞാനചക്ഷുഷായിരിക്കുകയാണ്. ജ്ഞാനചക്ഷുവായിരിക്കുകയല്ല വിനയോ വിവിക്തദൃഷ്ടൈത്യ, ഏകാന്ത ദൃഷ്ടിയായിരിക്കുന്നു. ഏകാന്ത യോഗി എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതാണ് ശരിയായ ജ്ഞാനനിഷ്ഠ. ആ ജ്ഞാനനിഷ്ഠയെക്കുറിച്ചാണ് ഇവിടെ ഭാഷ്യകാരൻ മിതമായ വാക്കുകളിൽ അതിസൂക്ഷ്മമായിട്ട് പ്രതിപാദിച്ചത്. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ജാനം വാഗുണാന്വിതം വിമൂഢാനാനു പശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷാ യതന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യദന്തോപ്യകൃതാത്മാനോ നൈനം പശ്യന്ത്യചേതസ യദാദിത്യഗതം തേജോ ജഗദ്ഭാസയദേഖിലം യച്ഛന്ദ്രമസി യച്ഛാഗ്നൌ തത്തേജോ വിദ്ധി മാമകം ഗാം ആവിശ്യജ ഭൂതാനി ഹരയാമ്യഹ മോജസ പുഷ്ണാമി ചൗഷധി സർവ സോമോ ഭൂത്വാ രസാത്മക അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാനസമായുക്ത പചാമ്യന്നം ച ദുർവിധം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതിർജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം ദ്വാവിമോ പുരുഷോ ലോകേ ക്ഷരച്ഛാക്ഷര ഏവ ച ക്ഷര സർവാണി ഭൂതാനി ഓടസ്ഥോക്ഷര ഉച്യതേ ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃത യോ ലോകത്രയമാവിശ്യ വിഭർത്യമ്യയ ഈശ്വര യസ്മാത് ക്ഷരം അതീതോഹം അക്ഷരാദപി ചോത്തമ അതോസ്മി ലോകേ വേദേ ച പ്രഥിത പുരുഷോത്തമ യോ മാം ഏവമസംമൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദം ഉക്തം മയാ നഖ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത ശരി